ശ്രീമദ്ഭഗവത്ഗീത 18-ാം അധ്യായം 35-ാമത് ശ്ലോകം. യയാ സ്വപ്നം ഭയം ശോകം നിഷാദം മദമേവ ച ന വിമുഞ്ചതി ദുർമേധ ധൃതിഃ സ താമസി മത. യയാ സ്വപ്നം നിദ്ര ഭയം ത്രാസം ശോകം വിഷാദം അവസാദം വിഷണ്ണത മതം വിഷയസേവാം ആത്മനോ ബഹുമന്യമാനം മത്ത ഇവ മതമേവ ച മനസ്സി നിത്യമേവ കർത്തവ്യരൂപതയാ കുർവൻ ന വിമുഞ്ചതി ധാരയത്യവ ദുർമേധ ഉസ്സിതമേധ പുരുഷോ യഹ തസ്യ ധൃതിയാ സ പാർത്ഥ താമസി. ഇവിടെ സാത്വികവും രാജസവുമായ ധൃതിയെക്കുറിച്ച് പറഞ്ഞു. കർത്താവ്, കർമ്മം, ജ്ഞാനം, ബുദ്ധി, ഇതിൻ്റെ എല്ലാം സാത്വിക രാജസ താമസ ഭേദങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ എല്ലായിടത്തും സാത്വികമായ ഭാവങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരുപോലെയാണ്. അതുപോലെ രാജസ്വഭാവങ്ങളെല്ലാം ഒരേ തരത്തിലും താമസഭാവം വിശദീകരിക്കുന്നിടത്തും അസമാനതയുണ്ട്. അതായത് കർത്താവിന്റെ, കർമ്മത്തിന്റെ, ബുദ്ധിയുടെ, ജ്ഞാനത്തിന്റെ എല്ലാം താമസഭാവം ഒരുപോലെ. എന്തുകൊണ്ട് അടുത്ത് പറയുന്നത്? തമോ ഗുണത്തിന്റെ പ്രത്യേകതയാണ്. സർവത്തിനും ആധാരമായിരിക്കുന്ന ഗുണങ്ങളാണ്. അതുകൊണ്ട് താമസം എന്ന് പറയുന്ന ആ വകുപ്പിൽപ്പെടുന്ന എല്ലാം ഒരുപോലെ. അതുകൊണ്ടാണ് ഇത് വീണ്ടും ആവർത്തിക്കുന്നത്. നിദ്രാലസ്യാദികളെ കുറിച്ചൊക്കെ മുമ്പ് പറഞ്ഞു, തമസിനെ കുറിച്ച് പറയുമ്പോൾ. അതിന് ധൃതിയെ സംബന്ധിച്ച് വീണ്ടും പറയുന്നു. സ്വപ്നം, നിദ്ര സ്വപ്നത്തിന് നിദ്ര എന്നർത്ഥമുണ്ട്. ഉറക്കം, സ്വപിതി എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് സ്വപ്നത്തിനൂടെ നമ്മൾ മലയാളത്തിൽ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറക്കം എന്നുള്ള അർത്ഥം എടുക്കത്തില്ല. ശുപിശയി എന്ന് പറയുന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് സ്വപ്നം ഉണ്ടായത്. അപ്പോൾ സ്വപ്നം എന്ന് പറഞ്ഞാൽ നിദ്ര, ഉറക്കം എന്നുള്ള അർത്ഥം സംസ്കൃതത്തിൽ ഉള്ളതാണ്. അതാണ് സ്വപ്നം, നിദ്ര, ഭയം, ത്രാസം എന്ന് പറഞ്ഞാൽ പര്യായ പദമാണ്. ഭയം, ശോകം അത് സ്പഷ്ടമാണ്, അതുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ടില്ല. വിഷാദം, ശോകവും വിഷാദവും പ്രത്യേകം പറഞ്ഞു. ശോകം എന്ന് പറഞ്ഞാലും അവിടെ വിഷാദവും നടക്കാം. അതുകൊണ്ട് തന്നെ വിശദീകരിക്കുന്നു. വിഷാദം, അവസാദം, വിഷണ്ണത, ഇന്ദ്രിയങ്ങളുടെ ഗ്ലാനി, ക്ഷീണം, തളർച്ച, അതാണ് വിഷാദം. അപ്പൊ ശോകവും വിഷാദവും ഇവിടെ അല്പം വേർതിരിച്ച് കാണിക്കുന്നു. വിഷാദം എന്ന് പറയുമ്പോൾ ശോകം എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ദ്രിയങ്ങളുടെ എല്ലാം ഒരു തളർച്ച, അതിനാണ് ഇവിടെ വിഷാദം എന്ന് പറയുന്നത്. മതം ഏവച അതിന് വിശദീകരിക്കുന്നു. മതം വിഷയസേവാം വിഷയസേവ ആത്മനോ ബഹുമന്യമാനോ, തന്നെ വലുതായി കരുതുന്നവൻ, അതാണ് മതം എന്ന് പറയുന്നത്. മത്തൈവ മതമേവച മനസ്സി, അവൻ മത്തനെ പോലെ ഇരിക്കും. മതമേവച എന്ന് പറയുന്ന അതാണ്, അവന്റെ മനസ്സിൽ മതമുണ്ടായിരിക്കും. തന്നെ സ്വയം വലുതാണെന്ന് കരുതുക, അതാണ് മതം. ഇതെല്ലാം ഉറക്കം, ഭയം, ദുഃഖം, തളർച്ച, മതം, നിത്യമേവ കർത്തവ്യ രൂപതയാക്കുവാൻ, ഇതെല്ലാം എന്താണ്? ഇതാണ് താൻ ചെയ്യേണ്ടതെന്ന് കരുതി ചെയ്യുന്നു. അതാണ് ധൃതിയുടെ. ധൃതിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു എന്താണോ, അത് ഒന്നിൽ ഒരാളെ പിടിച്ചു നിർത്തുന്നതാണ്, ഒരു ജീവനെ പിടിച്ചു നിർത്തുന്ന ആ ശക്തിയാണ്. ഒരു കാര്യം തുടങ്ങിയാൽ അവസാനം വരെ ആ കാര്യത്തിൽ അവനെ നിലനിർത്തുന്ന ആ ശക്തി വിശേഷമാണ് ധൃതി. താമസമായ ധൃതി എന്ത് ചെയ്യുന്നു? ഇത്തരം കാര്യങ്ങളിൽ അവനെ നിലനിർത്തുന്നു. ഭയം, ശോകം, വിഷാദം, മതം പോലെയുള്ള കാര്യങ്ങളിൽ അവനെ നിലനിർത്തുന്നു, അതിൽ പിടിച്ചു നിർത്തുന്നു. നമ്മൾ മലയാളത്തിൽ പറയും മർക്കടമുഷ്ടി എന്നെല്ലാം പറയും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിർബന്ധപൂർവം പിടിച്ചു നിൽക്കുക. ചിലരെ കുറിച്ച് പറയും അവനൊരു വലിയ വാശിക്കാരനാണ്. നല്ല കാര്യമായാലും ശരി, ചീത്ത കാര്യമായാലും ശരി, നല്ല കാര്യത്തിലുള്ള വാശിയാണ് നേരത്തെ പറഞ്ഞത് സാത്വികമായ ധൃതി എന്ന്. ഇത് വേണ്ടാത്ത കാര്യങ്ങളിലുള്ള ശക്തിപ്രയോഗം, അതാണ് നിത്യമേവ കർത്തവ്യ രൂപതയാക്കുറവൻ. അവൻ ഒരിക്കലും വിടാതെ ഇതെന്റെ കർത്തവ്യമാണെന്നുള്ള രീതിയിൽ പിടിച്ചു നിൽക്കുന്നു, അതാണ് ധൃതി എന്ന് പറയുന്നത്. നവിമുഞ്ചതി ധാരയത്യേവ, അവനവൻ ഉപേക്ഷിക്കുന്നില്ല. അവന് ഉറക്കം അല്ലെങ്കിൽ ആലസ്യം പോലെയുള്ള കാര്യങ്ങൾ അതിനെ ബഹുക്ഷേമമാണെന്ന് കരുതി അതിൽ തന്നെ അവൻ ഉറച്ചു നിൽക്കുന്നു. അതൊക്കെ തനിക്കൊരു ഭൂഷണമാണെന്ന് കരുതുന്നു. പുസ്സിതമേത ദുർമേത എന്ന് പറയുന്നു പുരുഷ, അവന്റെ ബുദ്ധി ശരിയല്ല, വേണ്ടാത്തതിനെ വേണ്ടതായി കാണുന്നു. എങ്ങനെ ബുദ്ധി ശരിയാകും? അതുകൊണ്ട് പറയുന്നു അവൻ ദുർമേധാവാണ്, ദുർബുദ്ധിയാണ് പുരുഷോയോത്തസ്യധൃതീയ സപാർത്ഥ താമസീമത. അങ്ങനെ ഇത്തരത്തിലുള്ള നിർബന്ധം, മർക്കടമുഷ്ടി എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അവനിരിക്കുന്നത് താമസമായ ധൃതിയാണ്. അവനും വാശിയോടുകൂടി അവന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം താമസമാണെന്ന് മനസ്സിലാക്കണം. അതൊന്നും ഇവിടെ എന്തുകൊണ്ട് അതിനെ പറയുന്നു? അതൊന്നും ആത്മീയമായ കാര്യങ്ങൾക്ക് ഉപകരിക്കുന്നതല്ല. ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് ഇത്തരം വാശിയൊന്നും സഹായിക്കത്തില്ല. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരും. ഇവിടെ പറയുന്നു വൃഥാ വിത്തവ്യയാതി, ധനം വെറുതെ ചെലവഴിക്കുക, ക്രോധാദിമൂലം, ഇത് ക്രോധം പോലെയുള്ള മറ്റു വികാരങ്ങൾക്ക് കാരണമാണ്. ഇത്തരം വാശി പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് കാരണമാണ്. പക്ഷേ താമസബുദ്ധിയുള്ളവൻ ഇത്തരം വാശിയിൽ നിലനിൽക്കും, അവനെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവന് ദുർവാശി പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അത് ഉപേക്ഷിക്കണം. ഇതൊന്നും ആരാണോ ഇതൊന്നും ഉപേക്ഷിക്കാതിരിക്കുന്നത് അവന് താമസധൃതിയാണ്. അതൊക്കെ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളാ പറഞ്ഞത് എന്നാണ് ഇവിടെ പറയുന്നത്. യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മതമേവ ച ന വിമുഞ്ചതി ദുർമേധ ഇനി അതുപോലെ സുഖത്തെ കുറിച്ച് വർണ്ണിക്കുന്നു. സുഖത്തിലുമുണ്ട് സാത്വിക രാജസ താമസ ഭേദം. സുഖം ത്വിദാനീം ത്രിവിധം സലോമേ ഭരത ശഭ അഭ്യാസാദ്രമതേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി ഗുണഭേദേന ക്രിയാണാം കാരകാണാം ച കൃതാ ഭേദ ഉക്തഃ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ക്രിയാകാരകങ്ങളുടെ ഗുണഭേദമനുസരിച്ചുള്ള വിഭാഗങ്ങളെല്ലാം പറഞ്ഞു. അതായത് ക്രിയാകാരകങ്ങളിൽ നിന്നാണ് ഫലമുണ്ടാകുന്നത്. ഇനി അതിന്റെ ഫലമായിരിക്കുന്ന സുഖത്തെക്കുറിച്ച് പറയുന്നു. കർത്താവ്, കർമ്മം, കരണം ഇതെല്ലാം കാരകങ്ങളാണ്. കർമ്മമെന്ന് പറയുന്നത് ക്രിയയുമാണ്. കർമ്മം കാരകമായും ക്രിയയായും വരും. ഇതിന്റെ ഭേദങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതെല്ലാം മുമ്പ് വിശദീകരിച്ചതാണ്. അത് ഇതാനും ഫലസ്യ, ഇതിന്റെ എല്ലാം ഫലം, കർമ്മങ്ങളുടെ എല്ലാം ഫലം, കരണങ്ങളുടെ ഫലം, സുഖസ്യ ത്രിതാഭേദ, ആ സുഖത്തിന്റെ മൂന്ന് തരത്തിലുള്ള ഭേദത്തെക്കുറിച്ച് പറയുന്നു. സുഖം തു ഇതാനീ ത്രിവിധം ശൃണു സമാധാനം ഒരു ഇത്യേത. സുഖം അതെന്താണെന്നുള്ളത് മൂന്ന് തരത്തിൽ നീ മനസ്സിലാക്കൂ, ഏകാഗ്രതയോടെ മനസ്സിലാക്കൂ എന്നാണ്. നിയമമ ഫലദർശക അഭ്യാസാത് പരിചയാത് ആവൃത്തെ രമത്തെ രതിം പ്രതിപദ്ധ്യതേ തത്ര യസ്മിൻ സുഖാനുഭവേ ദുഃഖാന്തം ച ദുഃഖാവസാനം ദുഃഖോപശമം ച നികച്ചതി നിശ്ചയേന പ്രാപ്നോതി. സുഖത്തിന്റെ ലക്ഷണം പറയുകയാണ്. സുഖം എന്ന് പറയുന്നത് എന്താണോ, അഭ്യാസം കൊണ്ട്, പരിചയം കൊണ്ട്, ആവൃത്തി കൊണ്ട് വർദ്ധിക്കുന്നതാണ് സുഖം. ദുഃഖത്തെ ഇല്ലാതാക്കുന്നത് അതാണ് സുഖത്തിനിവിടെ ലക്ഷണമായിട്ട് പറയുന്നത്. സുഖത്തിന്റെ പ്രത്യേകത ഏതാണ്? അത് ആവർത്തിക്കുന്നതോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ അനുഭവത്തിൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സുഖം ഒരിക്കലും അനുഭവത്തിൽ സുഖം ക്ഷീണിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ സുഖത്തിന്റെ നിമിത്തങ്ങൾ ക്ഷീണിക്കാം. പാൽപായസം സുഖത്തെ തരുന്നതാണ്, പക്ഷേ ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സുഖത്തെ തരാതിരിക്കും. അത് സുഖമല്ല, സുഖനിമിത്തമാണ്. സുഖനിമിത്തങ്ങൾ മാറിപ്പോകാം, അതിനെന്ന് സുഖത്തെ തരാൻ കഴിയാതെ വരാം. അത് അധികമായാൽ ദുഃഖത്തെയും ഉണ്ടാക്കാം, പക്ഷെ സുഖം അങ്ങനെയല്ല. പാൽപായസം കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് സുഖം. ആ സുഖം അത് എന്ത് ചെയ്യുന്നു, പാൽപായസത്തിൽ നിന്ന് സുഖം തുടർച്ചയായി കിട്ടിയില്ലെങ്കിൽ നമ്മൾ മറ്റെന്തിനെങ്കിലും ആശ്രയിക്കും. ആശ്രയിച്ചിട്ട് സുഖത്തെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. സുഖത്തിനൊരിക്കലും മാറ്റമില്ല, സുഖം എന്ന് സുഖമായി തന്നെ ഇരിക്കും. സുഖത്തിന്റെ നിമിത്തങ്ങൾ വിരുദ്ധ ഫലങ്ങളെ ഉണ്ടാക്കാം, പക്ഷെ സുഖം അതിന്റെ സ്വരൂപത്തിൽ സുഖം തന്നെയാണ്. സുഖത്തിനൊരിക്കലും മാറ്റമില്ല. അത് മാത്രമല്ല, ഒരു ജീവൻ അവന്റെ കർണങ്ങളിലൂടെ ആ സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരുന്ന അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവൻ ഒരു ഉപായത്തെ വിട്ട് വേറെ ഉപായത്തെ ആശ്രയിക്കുന്നു, ഒരു ഉപായത്തെ വിട്ട് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു. അങ്ങനെ വിവിധങ്ങളായ ഉപായങ്ങളെ അവലംബിച്ച് സുഖത്തെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യുന്നു, അത് വർദ്ധിച്ച് വർദ്ധിച്ച് തന്നെ വരും. അതാണ് അഭ്യാസാത് പരിചയാത് ആവൃത്തെ. അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ രമത്തെ രതിം പ്രതിബദ്ധത, അത് രതിയെ പ്രാപിക്കുന്നു. രതി എന്ന് പറയുമ്പോൾ സ്ഥായിയായ ആനന്ദത്തെ പ്രാപിക്കുന്നു എന്നാണ്. തീവ്രമായ ആനന്ദത്തെ അത് കൊടുക്കുന്നു. അപ്പോ സുഖത്തിന്റെ നിമിത്തത്തെ സുഖം അതിന്റെ ഉത്പത്തിയിൽ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. സുഖം അതിന്റെ ഉത്പത്തിക്ക് വേണ്ടി, അത് ഉണ്ടാകുന്നതിന് വേണ്ടി പല നിമിത്തങ്ങളെയും ആശ്രയിക്കുന്നു. പക്ഷേ സുഖത്തിന്റെ സ്ഥിതിയിൽ അത് സ്വതന്ത്രമാണ്, ഒരു നിമിത്തത്തെ ആശ്രയിക്കുന്നില്ല. സുഖത്തിന്റെ സ്ഥിതി എന്തുകൊണ്ടതങ്ങനെ സംഭവിക്കുന്നു? സച്ചിദാനന്ദം ബ്രഹ്മ. സുഖം എന്ന് പറയുന്നത് ആനന്ദം, അത് ബ്രഹ്മമാണ്. വിഷയാനുഭവത്തിലൂടെ സ്ഫുരിക്കുന്ന സുഖവും ബ്രഹ്മ സ്ഫുരണം എന്നാ പറയുന്നു, ആനന്ദത്തിന്റെ സ്ഫുരണമാണ്. അതിന് വിരുദ്ധങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ ജീവൻ ആശ്രയിക്കേണ്ടി വരുന്നു. അതവന്റെ കരണദൂഷ്യങ്ങൾ അതിനെ ആശ്രയിക്കേണ്ടി വരുന്നു. കരണനിരപേക്ഷമായി ആ സുഖത്തെ പ്രാപിക്കുന്നതിന് ജീവന് ശേഷിയില്ല. അജ്ഞാനം തുടങ്ങിയ അടിസ്ഥാനപരമായ ദോഷങ്ങൾ അതിനെ ബാധിച്ചിരിക്കുന്നു, രാഗദ്വേഷാദികളൊന്നും. അപ്പൊ കരണനിരപേക്ഷമായ സുഖം ആണ് സുഖത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഏത് വസ്തുവിനും ഉത്പത്തിയും സ്ഥിതിയുമുണ്ട്. ഉത്പത്തിക്ക് വേണ്ടി സുഖം വിഷയങ്ങളെ ആശ്രയിക്കും, അതിന്റെ സ്ഥിതി സ്വതന്ത്രമായിട്ടാണ്, ഒന്നിനെ ആശ്രയിക്കുന്നു. അതാണ് സുഖത്തിൽ എന്ത് ചെയ്യുന്നു, വിഷയവിസ്മൃതി സംഭവിക്കുന്നു. ഏത് വിഷയത്തെ ആശ്രയിച്ചാണ് ഒരുവൻ സുഖത്തെ പ്രാപിക്കുന്നത്, ആ സുഖം അതിന്റെ സ്ഥിതിയിൽ എന്ത് ചെയ്യുന്നു, ആ വിഷയത്തെ പിന്തള്ളുന്നു, വിഷയം വിസ്മൃതമായി പോകുന്നു. അതാണ് സുഖം അതിന്റെ സ്ഥിതിയിൽ വിഷയത്തെ ആശ്രയിക്കുന്നില്ലെന്ന് പറയുന്നു. നമ്മുടെ പറഞ്ഞ രതിം പ്രതിപദ്ധ്യത, സുഖത്തിന്റെ ആവർത്തനം കൊണ്ട് എന്ത് ചെയ്യുന്നു, സുഖം ദൃഢമായി തീരുന്നു. പക്ഷെ വിഷയങ്ങളെ ആശ്രയിച്ച് സുഖത്തെ നേടുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, വിഷയങ്ങൾ ഇല്ലാതെ വരുമ്പോൾ സുഖം ഉത്പന്നമാകുന്നില്ല. അതുകൊണ്ടാണ് സുഖസ്ഥായിയായി നിൽക്കാത്തത്. സുഖത്തിന്റെ ഉത്പത്തിക്ക് വിഷയങ്ങളെ ആശ്രയിക്കുന്നു. അതുകൊണ്ടാണ് വിഷയങ്ങളെ എല്ലാം വിട്ടിട്ട് സമാധിയിലൂടെയും മറ്റും സുഖത്തെ, സ്ഥായിയായ സുഖത്തെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. നീണ്ടു നിൽക്കുന്ന സ്ഥായിയായ സുഖത്തെ അങ്ങനെ നേടാൻ ശ്രമിക്കുന്നു ജീവൻ. അവിടെയും എന്ത് വരുന്നു, പരിചയ നിരന്തരമായ സമാധി അഭ്യാസത്തിലൂടെയും മറ്റും ആ സുഖത്തെ സ്ഥായിയായി ദൃഢമായി നിലനിർത്താൻ കഴിയുന്നു. അതുകൊണ്ടാണ് വിഷയ നിമിത്തമായ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആത്മനിഷ്ഠമായ സുഖത്തെ അന്വേഷിക്കുന്നത്. അതാണ് സുഖത്തിന്റെ ലക്ഷണം. ആവൃത്തെ രമതെ രതിം പ്രതിബദ്ധതേ, മാത്രമല്ല എത്ര യസ്മിൻ സുഖാനുഭവേ ദുഃഖാന്തം ച ദുഃഖ അവസാനം ദുഃഖ ഉപശമം ച നിവച്ചതി. സുഖം ക്ഷണികമാണെങ്കിലും ആ സുഖാനുഭവ ക്ഷണത്തിൽ ദുഃഖം നശിക്കുന്നു. അതും സുഖത്തിന്റെ ലക്ഷണമായി പറയുകയാണ്. ഏതാണോ ദുഃഖത്തെ നശിപ്പിക്കുന്നത്, വിഷയങ്ങളല്ല, സുഖനിമിത്തങ്ങളല്ല, അല്ലെങ്കിൽ സുഖത്തിന്റെ ഉപാധികളല്ല ദുഃഖത്തെ നശിപ്പിക്കും. സുഖത്തിന്റെ ഉപാധികൾ എന്ത് ചെയ്യുന്നു, സുഖത്തെ സൃഷ്ടിക്കുന്നു. ആ സുഖം ദുഃഖത്തെ നശിപ്പിക്കുന്നു. അതും സുഖത്തിന്റെ പ്രത്യേകതയാണ്. ദുഃഖോപശമം ച നികച്ചതി. ആവർത്തനം കൊണ്ട് വർദ്ധിക്കുന്നതും ദുഃഖത്തെ നശിപ്പിക്കുന്നതുമായിരുന്നു അതാണ് സുഖം. പക്ഷെ നമ്മൾ പലപ്പോഴും സുഖനിമിത്തങ്ങളെയാണ് സുഖമെന്ന് ധരിക്കുന്നത്, സുഖത്തെ അല്ല. സുഖത്തിന്റെ നിമിത്തം ആയി വരുന്ന വിഷയങ്ങളെ നമ്മൾ സുഖമെന്ന് ധരിക്കുന്നു. ശാസ്ത്രത്തിൽ ഒരിടത്തും സുഖത്തെ നിഷേധിക്കുന്നില്ല. ഒരിടത്തും നിഷേധിക്കുന്നതെല്ലാം ഇങ്ങനെ വിഷയ നിങ്ങളെ സുഖത്തിന് വേണ്ടി ആശ്രയിക്കുന്നതിനാണ് നിഷേധിക്കുന്നത്. സുഖത്തെ നിഷേധിക്കാത്തതെന്തുകൊണ്ട്? സുഖമെന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ, സച്ചിദാനന്ദ എന്നാണ് അതിനെ നിർവചിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സുഖത്തെ ഒരിടത്ത് നിഷേധിക്കാത്തത്. അപ്പൊ സുഖം അനാവശ്യമാണെന്നാണ് ആധ്യാത്മിക ശാസ്ത്രം പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചില അത് മനസ്സിലാക്കാതെ പറയും. അങ്ങനെ ഒരിടത്തും ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുന്നു സുഖം അനാവശ്യമാണ്. സുഖത്തിനു വേണ്ടി നിങ്ങൾ അവലംബിക്കുന്ന ഉപായങ്ങൾക്ക് പോരായ്മകളുണ്ടെന്നേ പറയുന്നു. അങ്ങനെ സ്ഥായിയായ സുഖത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിരതിശയമായ ഏറ്റക്കുറച്ചിലില്ലാത്ത പൂർണമായ ദുഃഖത്തെ നശിപ്പിക്കുന്ന സുഖം വേണമെങ്കിൽ അവിടെ പറയുന്നു എന്താണ്? സമാധിയെ ശീലിക്കുക എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. അത് തന്നെ ഇവിടെയും പറയുന്നു, ദുഃഖാന്തം ച നികച്ചരി, ദുഃഖത്തെ നശിപ്പിക്കുന്നതാണ് സുഖം. ആ സുഖത്തെ വിഷയവുമായി ബന്ധപ്പെടുത്തി മൂന്ന് തരത്തിലൂടെ വിശദീകരിക്കുന്നു. അടുത്തു സുഖം ത്രിദാനീം ത്രിവിധം ശൃണുമേ ഭരതർഷഭ അഭ്യാസാദ്രമദേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി യത്തതഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം തസുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം യത് തത് സുഖം അഗ്രേ പൂർവം പ്രഥമ സന്നിപാദേ ജ്ഞാന വൈരാഗ്യ ധ്യാന സമാധി ആരംഭേ അത്യന്താസപൂർവകത്വാ വിഷമിവ ദുഃഖാത്മകം ഭവതി. പരിണാമേ ജ്ഞാന വൈരാഗ്യാദി പരിപാകജം സുഖം അമൃതോപമം തസുഖം സാത്വികം പ്രോക്തം വിദ്വദ്ഭി ആത്മനോ ബുദ്ധിരാത്മബുദ്ധി ആത്മബുദ്ധി പ്രസാദോ നർമ്മല്യം സലിലവ സ്വച്ഛത തതോ ജാതം ആത്മബുദ്ധി പ്രസാദജം. ആത്മവിഷയാവ ആത്മ ആലംബനാവ ബുദ്ധിരാത്മബുദ്ധി തത്പ്രസാദാ അപ്രകർഷാദ്വാ ജാതമിത്യസ്മാത്വികം. തത് സാത്വികമായ സുഖത്തെക്കുറിച്ച് പറയുന്നു. എന്താണ് യത്തത് സുഖം? ഏതൊരു സുഖമാണോ അഗ്രേ പൂർവം പ്രഥമ സന്നിപാതേ തുടക്കത്തിൽ എന്നർത്ഥം. തുടക്കത്തിൽ വിഷം പോലെ ഇരിക്കുന്നത് ഒടുവിൽ അമൃതം പോലെ വരുന്നതും അതാണ് സാത്വികമായ സുഖം. സാത്വികമായ സുഖം തുടക്കത്തിൽ വിഷം പോലെ നിന്നുകൊണ്ട് പറഞ്ഞു ജ്ഞാന വൈരാഗ്യ ധ്യാന സമാധി ആരംഭേ. ജ്ഞാനം നേടുക, അതായത് വിവേകത്തെ നേടുക, അത് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. അനായാസം വിവേകം നേടാൻ പറ്റത്തില്ല. ഗുരുകുല ക്ലേശം മറ്റും അനുഭവിക്കേണ്ടി വരും വിവേകം നേടുന്നത്. ഗുരുകുലവാസം ഗുരുകുല ക്ലേശം ആണ്, ഗുരുകുല ക്ലിഷ്ടത എന്നെല്ലാം പറയും. അപ്പൊ ജ്ഞാനം നേടുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വൈരാഗ്യം ഇന്ദ്രിയ നിയന്ത്രണം ചിത്തവൃത്തി നിരോധം പോലെയുള്ള കാര്യങ്ങൾ ശീലിക്കുക അതും ബുദ്ധിമുട്ടുള്ളതാണ്. ധ്യാനം സമാധി ധാരണ ധ്യാന സമാധികളൊക്കെ ശീലിക്കുക അതൊക്കെ ശാരീരികമായും മാനസികമായും ക്ലേശങ്ങളെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ആരംഭേ ഇതെല്ലാം തുടക്കത്തിൽ അതെല്ലാം പരിചയിച്ചു തുടങ്ങുമ്പോൾ അത്യന്താസപൂർവകത്വമാണ്, വളരെ ആയാസമുള്ളതാണ്. ഇതെല്ലാം ചെയ്യുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണ്. സ്ഥായിയായ സുഖം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് തുടങ്ങുന്ന സമയത്ത് സുഖം കിട്ടണമെന്നില്ല. വിഘ്നങ്ങളും കരണദൂഷ്യങ്ങളും എല്ലാം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. പ്രാരബ്ധം കൊണ്ട് വൈഷമ്യങ്ങളുണ്ടാവും. കാരണം അത്യന്താപൂർവ്വ ആയാസം എന്ന് പറഞ്ഞാൽ പോരാ, ഇത് അത്യന്താമാണ്, ക്ലേശകരമാണ്. അതുകൊണ്ട് വിഷമിവ ദുഃഖാമുഖം ഭവതി, മനുഷ്യന് ഏറ്റവും വെറുപ്പുള്ള ഒരു സാധനമാണ് വിഷം. എന്തുകൊണ്ട്? അത് ജീവഹാനി വരുത്തുന്നു. ജീവഹാനി വരുത്തുന്ന ഒരു കാര്യത്തെ ഒരു ജീവനും ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഏറ്റവും വെറുക്കുന്നതായ വിഷത്തെപ്പോലെ ദുഃഖാത്മകം ഭവതി. ഈ അഭ്യാസങ്ങളെല്ലാം അതിന്റെ അഭ്യാസവേളയിൽ ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ്. ഇതൊന്ന് സുഖം തരുന്നതാണ്, വൈരാഗ്യ സുഖം തരുന്നില്ല, ഞാൻ സുഖം തരുന്നില്ല. കാരണം അവിടെ വിഷയങ്ങളെല്ലാം മിടിയേണ്ടി വരുന്നു. ജീവന് സുഖത്തെ സദാ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിഷയസേവയാണ്. അപ്പോൾ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയ സേവയെ വെടിയുക, അതിൽ നിന്ന് കിട്ടുന്ന സുഖത്തെയും വെടിയേണ്ടി വരും. എന്നിട്ട് ക്ലേശകരമായ ജ്ഞാന വൈരാഗ്യ മാർഗത്തിൽ സഞ്ചരിക്കുക, അത് ദുഃഖാത്മകമാണ്. അപ്പോൾ മനുഷ്യൻ ചിന്തിക്കുക, എന്തിനു വേണ്ടി ഇത്രയും ക്ലേശങ്ങൾ അനുഭവിക്കുന്നു? നിലവിലില്ലാത്ത ഒരു സുഖത്തിന് വേണ്ടി, വരാൻ പോകുന്ന സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ എല്ലാം പരിപക്വമായ അതാണ് പരിണാമേ ജ്ഞാനവൈരാഗ്യാദി പരിപാകജം. ജ്ഞാനവൈരാഗ്യ വൈരാഗ്യ ധ്യാന സമാധികളുടെ പരിപാകമായ ഒരവസ്ഥയിലാണ് അവന് സുഖം കിട്ടുന്നത്. അതുവരെ ദുഃഖങ്ങളെ സഹിച്ചുകൊണ്ട് സുഖത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ അനുഷ്ഠാനങ്ങൾ തുടരേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അഗ്രേ ആരംഭത്തിൽ തുടക്കത്തിൽ ഇത് വിഷം പോലെയാണ്, തൊട്ട് സുഖം തരുന്നതല്ല. എന്നാൽ അതിന്റെ പരിപക്വമായ അവസ്ഥയിലാണെങ്കിലോ സുഖം അമൃതോപമം, അമൃതതുല്യമാണ്. പക്ഷെ അങ്ങേറ്റം ഒരു ജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അമൃതം. എന്തുകൊണ്ട്? വിഷം എന്ന് പറയുന്നത് ജീവിതത്തെ നശിപ്പിക്കുന്നതാണെങ്കിൽ അമൃതമാണെങ്കിലോ അമരത്വത്തെ കൊടുക്കുന്ന നിത്യജീവനെ നൽകുന്നതാണ്. അങ്ങനെയുള്ള അമൃതതുല്യമായ ആ സുഖം അത് സാത്വികമാണ് എന്നർത്ഥം. ഇപ്പൊ സാത്വികമായ ചരിയിൽ ഇരിക്കുന്ന ഒരാളിന് അയാൾ അനുഭവിക്കേണ്ടി വരുന്നത് ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും എല്ലാം ആണെങ്കിലും അയാൾ പരമാർത്ഥത്തിൽ സുഖത്തിന്റെ പാതയിലാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അയാൾ സുഖത്തിൽ തന്നെയാണ്, കാരണം അയാളുടെ അഭ്യാസങ്ങളുടെ പരിപക്വമായ അവസ്ഥയിൽ, ആരൂഢമായ അവസ്ഥയിൽ അയാൾക്ക് പരമാർത്ഥ സുഖത്തെ അനുഭവിക്കാൻ കഴിയുന്നു. ഈ ഒരു പ്രതീക്ഷയിലാണ് ആധ്യാത്മിക മാർഗത്തിൽ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവരെല്ലാം മുന്നോട്ട് പോകുന്നു. എന്താണ് അമൃതോപമമായ സുഖത്തെ പ്രാപിക്കാൻ കഴിയും. തഥ ജാതം ആത്മബുദ്ധിപ്രസാദജം. ഈ സുഖം എങ്ങനെ ഉണ്ടാകുന്നു? ആത്മബുദ്ധി പ്രസാദത്തിൽ നിന്നുണ്ടാകുന്നു ഈ സുഖം എന്ന് പറഞ്ഞാൽ എന്താണത്? ആത്മവിഷയാവാ ആത്മാലംബനാവാ ബുദ്ധിരാത്മബുദ്ധി. ആത്മവിഷയമായിട്ടുള്ളത് ആത്മാവിനെ അവലംബിക്കുന്നതായ എന്ന് പറഞ്ഞാൽ ആത്മ ഉന്മുഖമായ ആത്മപ്രവണമായ എന്തെല്ലാം പറയും, അങ്ങനെയുള്ള ബുദ്ധി. അതുകൊണ്ട് ബുദ്ധിക്ക് എന്ത് സംഭവിക്കുന്നു? തത് പ്രസാദ, ആ പ്രസാദത്തിന് പ്രകർഷം, ആ ബുദ്ധിയുടെ സ്വച്ഛത. ബുദ്ധി ആത്മാഭിമുഖമാകുമ്പോൾ, ആത്മോന്മുഖമാകുമ്പോൾ ആ ബുദ്ധി സ്വച്ഛമാകുന്നു. അതാണ് ബുദ്ധിയുടെ പ്രസാദം എന്ന് പറയുന്നത്. അതിന്റെ പ്രകർഷതയുണ്ടാകുന്നു എന്ന് വെച്ചാൽ അതിന്റെ ആധിക്യം ഉണ്ടാകുന്നു. വിഷയസേവ കൊണ്ട് ബുദ്ധി കലങ്ങിയിരിക്കുന്നു. എങ്ങനെ കലങ്ങുന്നു? വിഷയസേവ ബുദ്ധിയിൽ രാഗദ്വേഷങ്ങളെ വർദ്ധിപ്പിക്കുന്നു. രാഗദ്വേഷങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിനോട് ചേർന്ന് വരുന്ന മത മത്സര്യാദികളെല്ലാം അന്ധകരണത്തിൽ സ്ഥാനം പിടിക്കും. അപ്പോ ബുദ്ധി കലങ്ങും. അതേസമയം വിവേക വൈരാഗ്യ ധ്യാന സമാധികളെല്ലാം അഭ്യസിച്ചു തുടങ്ങുമ്പോഴോ ബുദ്ധി വിഷയങ്ങളിൽ നിന്ന് പിന്മാറി ആത്മാഭിമുഖമാവും. അതുകൊണ്ടാണ് ജ്ഞാനവൈരാഗ്യങ്ങളെയും മറ്റും സ്വീകരിക്കണമെന്ന് പറയുന്നത്. സന്യാസത്തിന്റെയും മറ്റും പ്രസക്തി വരുന്ന അവിടെയാണ്. കർമ്മയോഗത്തിന്റെയും കർമ്മത്യാഗത്തിന്റെയും ഒക്കെ പ്രാധാന്യം വരുന്ന അവിടെയാണ്. കർമ്മത്തിലുള്ള ഒരു ദോഷം എന്താണ്? കർമ്മത്തിൽ വരുന്ന ഒരു ദോഷം എപ്പോഴും കർമ്മിക്ക് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ടി വരും. വിഷയങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും അവന്റെ ചിത്രത്തിൽ വിഷയങ്ങളുടെ സ്വാധീനം വരും. ചിത്രത്തിൽ വരുന്ന വിഷയ സ്വാധീനമെന്ന് പറയുന്നത് എന്താണ്? അത് സദാസമയവും ചിത്രത്തിൽ സംസ്കാരത്തെ ആധാനം ചെയ്തുകൊണ്ടിരിക്കും. വിഷയ സംസ്കാരത്തെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ വിഷയ സംസ്കാരം രണ്ടു തരത്തിൽ പ്രവർത്തിക്കും. രാഗദ്വേഷ രൂപത്തിൽ മുഖ്യമായിട്ട്, തുടർന്നത് അഹന്ത മമത ഇതിനെയെല്ലാം ഉണ്ടാകും. ഇതാണ് കർമ്മത്തിന്റെ ദോഷം. ഈ കർമ്മദോഷത്തെ കണ്ടുകൊണ്ടാണ് പഴയ ആചാര്യന്മാർ, ഭക്ഷ്യകാരനെ പോലെയുള്ളവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് സന്യാസം സന്യാസം സന്യാസം. കർമ്മത്തെ ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക, കർമ്മം വേണ്ട വേണ്ട എന്ന് പറയുന്ന അതുകൊണ്ടാണ്. കാരണം കർമ്മം അത് ബന്ധന സ്വഭാവമുള്ളതാണ്, ബന്ധനശീലമുള്ളതാണ് എന്നുള്ള ഒരു പരമാർത്ഥമാണ്. അതുകൊണ്ട് ജീവൻ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? ആ കർമ്മത്തിൽ നിന്നും ഒഴിവാകാൻ ആഗ്രഹിക്കുന്നു, ആഗ്രഹിച്ചു പോകുന്നു. അവന്റെ ഉള്ളിൽ ശുഭേച്ഛ ഉണ്ടാകുമ്പോൾ കർമ്മങ്ങളുടെ ബന്ധനത്തെ അവന് മനസ്സിലാവും. അപ്പൊ അവൻ കർമ്മത്യാഗത്തെ ആഗ്രഹിക്കും. പക്ഷെ കർമ്മത്യാഗം കർമ്മ സംസ്കാരത്തോട് കൂടി ഒരുവന് അസാധ്യവുമായി തീരുന്നു. അതാണ് അടുത്തു വരുന്ന വൈഷമ്യം. കർമ്മം ബന്ധത്തെ ഉണ്ടാക്കുന്നതാണെങ്കിലും കർമ്മത്യാഗത്തിന് യോഗ്യത ഉള്ളവനെ അത് സാധ്യമാകും. കർമ്മത്തെ ബാഹ്യമായി ത്യജിക്കാനും സാധ്യമല്ല. കാരണം ശരീരം ഇന്ദ്രിയം കരണങ്ങൾ ഇതെല്ലാം കർമ്മത്തിന്റെ സൃഷ്ടിയാണ്. കർമ്മത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. കർമ്മം തന്നെ ഇതിന്റെ എല്ലാം ഉപാദാനമായിരിക്കുന്നത്. അപ്പോ ഇതിന് കർമ്മമയമായിരിക്കുന്ന ഇവയ്ക്ക് കർമ്മത്തെ ത്യജിക്കാൻ ഒക്കത്തില്ല. കുടത്തിനും മണ്ണിനും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. വസ്ത്രത്തിന് നൂലിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അതെല്ലാം അതിന്റെ ഉപാദാനങ്ങളാണ്. കുടവും നൂലുമെല്ലാം, മണ്ണും നൂലുമെല്ലാം കുടത്തിന്റെയും വസ്ത്രത്തിന്റെയും ഉപാദാനങ്ങളാണ്, പിരിയാൻ പറ്റത്തില്ല. അതുപോലെ കർമ്മത്തിന്റെ സൃഷ്ടിയാണ് ഈ ശരീരം ഉൾപ്പെടെയുള്ളത്. വർത്തമാന കർമ്മം അല്ലെങ്കിൽ പൂർവ്വകർമ്മങ്ങളുടെ ഫലമാണത്. എങ്ങനെ അതിനുപേക്ഷിക്കാൻ പറ്റും? അതിനുപേക്ഷിക്കാൻ കഴിയത്തില്ല. ജീവൻ ആഗ്രഹിച്ചാലും അതിനുപേക്ഷിക്കാൻ കഴിയത്തില്ല. കർമ്മം ദുഃഖനിമിത്തവും ദുഃഖാത്മവുമാണെങ്കിലും കർമ്മത്തിൽ നിന്ന് ജീവന് വേർപെടാൻ കഴിയില്ല. ഇതാണ് മായ എന്ന് പറയുന്നു. കർമ്മം ബന്ധിപ്പിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാലും ശരി, കർമ്മത്തിൽ നിന്ന് സ്വതന്ത്രനാകാൻ ജീവന് അസാധ്യമായി വരുന്നു. അത് വരാത്തിടത്തോളം കാലം, കർമ്മത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നേടാത്തിടത്തോളം കാലം ഇവിടെ പറയുന്ന ആത്മബുദ്ധി പ്രസാദം അതിട്ടുണ്ടാകത്തുള്ളൂ. അവനെ എങ്ങനെയാണ് കർമ്മബന്ധനത്തിൽ നിന്നൊരു ജീവൻ മോചിക്കുന്നത്? അതിനുള്ള പ്രഥമമായ ഉപായം എന്നുള്ള നിലയ്ക്കാണ് കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നത്. ഗീതയിൽ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അതാണ്. അപ്പൊ കർമ്മം, അതിന്റെ ബന്ധനം, ഇതെല്ലാം ദുഃഖത്തെ ഉണ്ടാക്കത്തുള്ളൂ, സുഖത്തെ തരത്തില്ല. ആ ദുഃഖത്തെ കരുതി കർമ്മത്തെ ഉപേക്ഷിക്കാൻ ജീവനൊട്ട് ശക്തിയുമില്ല. ഇത് അനേക ജന്മങ്ങളുടെ കർമ്മ സംസ്കാരവുമായിട്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നാണ് ജീവന്റെ ഗതി. മറ്റുപായങ്ങളെ അവലംബിച്ചുകൊണ്ട് കർമ്മത്തിൽ നിന്ന് സ്വതന്ത്രനാകാൻ ശ്രമിക്കുന്നു. ഭൗതികമായി കർമ്മത്തിൽ നിന്ന് ജീവന് സ്വാതന്ത്ര്യം അസാധ്യമെന്നാണ് ഗീതി പറയുന്നത്. അതാണ് കർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ കർമ്മത്തിൽ നിന്ന് മോചിക്കുക, അതാണ് ഗീതി പറയുന്നത്. ആണ് കർമ്മണ്യ അകർമ്മയ പശ്യ എന്ന് പറഞ്ഞതാണ്. കർമ്മത്തിൽ എന്നുവെച്ചാൽ കർമ്മമില്ലാതെയല്ല, കർമ്മമില്ല അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനേ സാധ്യമല്ല, സങ്കല്പിക്കാനേ സാധ്യമല്ല ഒരു ജീവൻ. കാരണം എന്തുകൊണ്ട്? കർമ്മ ശൂന്യതയെക്കുറിച്ച് അവൻ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അവന്റെ ആദ്യത്തെ ആ സങ്കല്പം തന്നെ കർമ്മമായി. കർമ്മത്തിന്റെ പരമാർത്ഥമായ ത്യാഗം, സർവകർമ്മ സന്യാസം എന്ന് ചിന്തിച്ചു പോയാൽ എന്ത് വരുന്നു? അവന് കർമ്മം വന്നു, ആ ചിന്ത തന്നെ കർമ്മമായി. കർമ്മത്തിൽ നിന്നുള്ള മോചനം, ലൗകികമായ മോചനം അസാധ്യമാണ്. എന്നാൽ ആധ്യാത്മികമായ മോചനം സാധ്യവുമാണ്. അതാണ് കർമ്മത്തിൽ തന്നെയുള്ള അകർമ്മ ദർശനവും. അതുകൊണ്ടെന്താ വരുന്നത്? ആത്മബുദ്ധി പ്രസാദം. അതിന്റെ വിശദീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ട് എന്താണോ കർമ്മം എന്തിനു വേണ്ടി? ചിത്തശുദ്ധിക്ക് വേണ്ടി. അത് ഞാനിവിടെ പറയുന്ന എന്താണ്? ആത്മബുദ്ധി പ്രസാദജം. ആ ചിത്തശുദ്ധിയുടെ ഫലം എന്താണ്? അതാണ് സുഖം. ആത്മബുദ്ധിയുടെ, ആത്മബുദ്ധി എന്ന് പറഞ്ഞാലോ ഇവിടെ പറഞ്ഞു ആത്മവിഷയമായ ആത്മോന്മുഖമായ ബുദ്ധിയുടെ പ്രസാദം. ആത്മോന്മുഖമായ ബുദ്ധി ആർക്കാ ഉണ്ടാകുന്ന? യോഗിക്ക്. കർമ്മത്തിൽ തന്നെ അകർമ്മത്തെ ദർശിക്കുന്നവനാണ് ആത്മബുദ്ധി ഉണ്ടാകുന്നത്. അല്ലാത്തവനോ കർമ്മത്തിൽ കർമ്മത്തെ തന്നെ ദർശിച്ചു കഴിഞ്ഞാലോ അവന് ആത്മബുദ്ധിയല്ല, വിഷയബുദ്ധിയായി. ആ വിഷയബുദ്ധി ദുഃഖത്തെ മാത്രമേ ഉണ്ടാകൂ. സ്വയം കർമ്മത്തിൽ അകർമ്മത്തെ ദർശിക്കുന്നതാണ് ആത്മബുദ്ധി. ഗീതയിൽ പറയുന്ന ആത്മബുദ്ധി അതാണ്. ആത്മബുദ്ധി എന്ത് ചെയ്യുന്നു? അതിന്റെ നൈർമല്യം, അത് ശുദ്ധമായി ശുദ്ധമായി വരുന്നു, നിർമ്മലത വരുന്നു. പറയുന്നു സലിലവത് സ്വച്ഛത, ജലം പോലെ അത് ശുദ്ധമാകുന്നു. ജലം മറ്റ് മാലിന്യങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതാണ്. ജലം കൊണ്ടാണ് നമ്മൾ കഴുകി വൃത്തിയാക്കുന്നത്. അതിന് സ്വയം സ്വച്ഛമായിരിക്കുന്നതിന് കഴിവുമുണ്ട്. അതുപോലെ ഈ ചിത്തം നൈർമല്യത്തെ പ്രാപിക്കുന്നു. ആ നൈർമല്യം എന്ത് ചെയ്യുന്നു? സുഖത്തെ നൽകുന്നു. ചിത്തം നിർമ്മലമാകുമ്പോൾ എവിടെ നിന്നതിന് സുഖത്തെ കിട്ടുന്നു? ആ ചിത്തത്തിന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ആത്മസുഖത്തെ ചിത്തം തന്നിലേക്ക് ആവാഹിക്കുന്നു. അതാണ് ചിത്തത്തിന്റെ സുഖം, ചിത്തസുഖം, ബുദ്ധിസുഖം, ബുദ്ധിപ്രസാദത്തിൽ നിന്നുണ്ടാകുന്ന സുഖം എന്ന് പറയുന്നു. അതാണ് ജ്ഞാനവൈരാഗ്യ വൈരാഗ്യ ധ്യാന സമാധികളുടെ അഭ്യാസം കൊണ്ട് ചിത്തം ആത്മോന്മുഖമാകുമ്പോൾ ആ ചിത്തത്തിൽ സുഖം വർദ്ധിക്കുന്നു. ആ സത്വത്തിൽ നിന്നുണ്ടാകുന്ന സുഖം, അതുകൊണ്ടാണ് സാത്വികം എന്ന് പറയുന്നത്. സത്വവും സുഖവും രണ്ടല്ല. സത്വം എന്ന് പറയുന്നത് തന്നെ സുഖം, ബുദ്ധി പ്രസാദമായി ഉണ്ടാകുന്ന സുഖം എന്ന് പറയുമ്പോൾ അത് സത്വം തന്നെ. സത്വത്തിനെ രജസും തമസും കീഴ്പ്പെടുത്തുമ്പോൾ അവിടെ ജീവന് ദുഃഖാനുഭവം ഉണ്ടാകുന്നു. ആ സത്വത്തിൽ നിന്നും രജസിന്റെയും തമസിന്റെയും ആവരണം മാറുമ്പോൾ ആ സത്വം സുഖരൂപത്തിൽ അനുഭവപ്പെടുന്നു. അപ്പൊ സത്വം തന്നെയാണ് സുഖം. അല്ല, വേറിട്ട് സുഖം എന്ന് പറയുന്ന ഒരു വസ്തുവില്ല. അതാണ് ആത്മബുദ്ധേഹേ പ്രസാദോ നൈർമല്യം സലിലവ സ്വച്ഛത. ആ ബുദ്ധിയുടെ, ആത്മവിഷയമായിരിക്കുന്ന ബുദ്ധിയുടെ യോഗാനുഷ്ഠാനം കൊണ്ട് ശുദ്ധമായ ആ ബുദ്ധിയിൽ പ്രകടമാകുന്ന സാത്വികഭാവം, അത് ആ പ്രകൃതിയുടെ തനിമയാണ്. അതാണ് സുഖം. അത്തരമൊരു സുഖത്തെയാണ് ഇവിടെ സാത്വിക സുഖം എന്ന് പറയുന്നത്. രജസിന്റെയും തമസിന്റെയും കലർപ്പില്ലാത്ത സത്വത്തിന്റെ സ്വതന്ത്രമായ നിലനിൽപ്പ്. അത് പൂർണ്ണമായും സ്വതന്ത്രമാകത്തില്ല, ആപേക്ഷികമായ സ്വാതന്ത്ര്യമേ ഉള്ളൂ. അത് അത്തരമൊരു സുഖമേ നമുക്ക് അനുഭവിക്കാനും കഴിയും. ചിത്തവിശ്രാന്തിയിലൂടെ അനുഭവപ്പെടുന്ന സുഖം എന്ന് പറയും. രാഗദ്വേഷങ്ങളുടെ പ്രേരണ കൊണ്ട് ചിത്തം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചിത്തശ്രമം എന്ന് പറയുന്നത്. ആ ചലന വർജിതമായി തീരുന്ന ചിത്തം, അതാണ് ചിത്തവിശ്രാന്തി എന്ന് പറയുന്നത്. ആ ഒരു സുഖത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആത്മാലംബനാവ ബുദ്ധി, ആത്മബുദ്ധി തത്പ്രസാദ പ്രകർഷ. തത്പ്രസാദം, ആ ചിത്തത്തിന്റെ പ്രസാദം എന്ന് പറയുന്നത് എന്താണ്? ചിത്തത്തിന്റെ സ്വച്ഛത. സ്വച്ഛത എന്ന് പറഞ്ഞാലോ സത്വഗുണം, സംഖ്യന്മാർ പറയുന്നതനുസരിച്ച് പ്രവൃദ്ധമായ സത്വഗുണം, അത് അധികരിച്ച് എന്ന് പറയുന്നത്. രജസിനെയും തമസിനെയും അത് കീഴ്പ്പെടുത്തും, അതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. അതവിടെ നിലനിൽക്കും, പക്ഷേ അതിനെ നിശ്ചേഷ്ടമാക്കി കളയും. സത്വം അവിടെ പ്രവർത്തിക്കും. അതാണ് അനുഭവവേദ്യമായിരിക്കുന്ന ആത്മസ്വരൂപമായിരിക്കുന്ന എന്തോ, അതിന് സുഖമെന്നോ ജ്ഞാനമെന്നോ സത്ത് എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അത് അനുഭവവേദ്യമാണ്. അത് അനുഭവ അതീതമായിരിക്കുന്ന അതിനെ വർണ്ണിക്കാനൊന്നും ഭാഷയ്ക്ക് ശേഷിക്കുന്നു. അതിന് വെളിപ്പെടുത്താൻ അന്ധകരണത്തിന് സാമർഥ്യമില്ല. ഇവിടെ വർണ്ണിക്കുന്ന ഈ സുഖം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്ന ആത്മബുദ്ധി പ്രസാദജമായ ഉണ്ടാകുന്ന സുഖമാണ്, ചിത്തസുഖമാണ്. തത്പ്രസാദ പ്രകർഷ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്, അനുഭവവേദ്യമായിരിക്കുന്ന സുഖമാണ്. അനുഭവിച്ചവർ എഴുതിയിരിക്കുന്നതാണ്. അങ്ങനെ ഒരു സുഖമുണ്ട് ജാതമിത്യേത. തത്തസ്മാ സാത്വികം, അത് സാത്വികമാണ്. ആത്മീയതയെ സാധാരണ നൈരാശ്യവാദം എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവരുണ്ട്. കാരണം അങ്ങനെ പറയുന്നത് അവർ ധരിച്ചിരിക്കുന്നത് എന്താണോ, ആത്മീയത എന്ന് പറയുന്നത് സുഖത്തെ നൽകുന്നതല്ല, സുഖത്തെ നിഷേധിക്കുന്ന ഒന്നാണ്. ആത്മീയ മാർഗത്തിൽ സഞ്ചരിച്ച് സുഖത്തെ നേടാൻ കഴിയാത്തവരും അതിനെ ചിലപ്പോൾ പുച്ഛിച്ച് പറയും. ഇതെന്താണോ, ഒരു നൈരാശ്യവാദമാണ്. നിരാശ എന്ന് വെച്ചാൽ സുഖപ്രതീക്ഷ അസ്തമിക്കുന്നതിനാണ് നിരാശ എന്ന് പറയുന്നത്. പക്ഷെ പരമാർത്ഥത്തിൽ അതല്ല ആത്മീയത എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് സാത്വികമായ സുഖത്തെ, അല്ല ആത്മബുദ്ധി പ്രസാദം കൊണ്ടുണ്ടാകുന്ന സുഖമായതുകൊണ്ട് അതിന് വിരുദ്ധമായി വരുന്ന വിഷയസേവയെ അത് നിഷേധിക്കുന്നു. അത് ലൗകികമായ നൈരാശ്യമാണ്, അത് നിരാശ കൊണ്ട് വരുന്നതാണ്. പക്ഷെ ആത്മബുദ്ധി പ്രസാദജമായ സുഖത്തെ ആർജിക്കുന്നതിന് വേണ്ടി അതിന് വിരുദ്ധമായിരിക്കുന്ന സുഖ ഉപാധികളെ, സുഖത്തിന്റെ നിമിത്തങ്ങളെയൊക്കെ ഉപേക്ഷിക്കാൻ പറയും. അതാണ് സന്യാസം എന്ന് പറയുന്നത്. അതിനുപേക്ഷിക്കുന്നവന് മാത്രമേ തന്റെ ചിത്തശുദ്ധിയെ ആശ്രയിച്ചുകൊണ്ട് ആത്മസുഖത്തിനു വേണ്ടി യത്നിക്കാൻ കഴിയത്തുള്ളൂ. അത് മനുഷ്യനെ നൈരാശ്യത്തിലേക്കല്ല നയിക്കുന്നത്. ആ ഒരു കാര്യത്തെയാണ് ഇവിടെ പറയുന്നത്. ആത്മബുദ്ധി പ്രസാദമായ സുഖം, ഇത് ആധ്യാത്മിക ജിജ്ഞാസുക്കൾ ആധ്യാത്മിക അനുഷ്ഠാനം കൊണ്ട് നേടുന്ന സുഖമാണ്. അതീവ്രമായ സാധനയിലൂടെ നേടുന്ന സുഖത്തെയാണ് ഇവിടെ പറയുന്നത്. അതീവ്രമായ സാധന എന്ന് പറയുമ്പോൾ അവിടെ ജ്ഞാന വൈരാഗ്യാദികളെല്ലാം വേണം. പരമാർത്ഥം ഇതായിരിക്കെ, അതായത് സുഖത്തിന്റെ ഉപായം ഇവിടെ പറയുന്നത് എന്താണ്? ജ്ഞാനം, വൈരാഗ്യം, ധ്യാനം, സമാധി തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിലൂടെ മാത്രമേ പരമാർത്ഥത്തിലുള്ള സുഖം ഒരാൾക്ക് നേടാൻ പറ്റൂ. അതിന് ത്യാഗം കൂടിയേ പറ്റൂ. ജ്ഞാന വൈരാഗ്യം എന്ന് പറയുമ്പോൾ വിവേകപൂർവകമായ വൈരാഗ്യം കൂടിയേ പറ്റൂ, അല്ലാതെ സാധ്യമല്ല. ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് രുചിക്കത്തില്ല. രണ്ടും വേണമെന്നാണ്. ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം, പക്ഷത്തിലിരിക്കുന്ന വിടാനും പറ്റില്ല. അതിനു പറ്റി എന്താണ് സ്വാമിയുടെ കയ്യിലുള്ളതെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. അങ്ങനെ വല്ലതും പറഞ്ഞുതരാൻ പറ്റും? അതിനുള്ള എന്തെങ്കിലും ടെക്നിക്കുണ്ടോ? ഞങ്ങൾക്ക് രണ്ടും കൂടെ കൊണ്ടുപോകണം. രണ്ടു വള്ളത്തിലും കാല് വെച്ചാൽ അവൻ വെള്ളത്തിൽ കിടക്കും, അതേ സംഭവിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? സാത്വികമായ സുഖം നിങ്ങൾക്ക് വേണമോ, ജ്ഞാനവൈരാഗ്യങ്ങളെ ആശ്രയിച്ചാലേ പറ്റൂ, അല്ല സാധ്യമല്ല. അതിനുള്ള ഉപായം എന്താണെന്ന്, അതിന് രാജസ താമസ മാർഗങ്ങളൊന്നും ഉപകരിക്കത്തില്ല. സാത്വികമായ മാർഗത്തെ തന്നെ സ്വീകരിക്കും. അതാണ് ഗീത പഠിപ്പിക്കുന്നത്. അതുകൊണ്ടേ പറ്റൂ. യഥാർത്ഥ സുഖം എന്താണെന്ന് അപ്പോഴേ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് സ്വീകാര്യമായിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അതിനിവിടെ ആദ്യം പറഞ്ഞു, അതാണ് മനസ്സിലാക്കേണ്ടത്, അതാണ് സ്വീകരിക്കേണ്ടത്. സാത്വികമായ സുഖം എത്തതഗ്രേ വിഷമിവാഹ പരിണാമേ അമൃതോപമം തസ്സുഖം സാത്വികം പ്രോക്തം അന്നബുദ്ധി പ്രസാദജം. വിഷയേന്ദ്രിയ സംയോഗാത് എത്തതഗ്രേ അമൃതോപമം പരിണാമേ വിഷമിവ സുഖം രാജസം സ്മൃതം. വിഷയേന്ദ്രിയ സംയോഗാത് യസുഖം ജായതേ അഗ്രേ പ്രഥമക്ഷണേ അമൃതോപമം അമൃതസമം പരിണാമേ വിഷമിവ ബല വീര്യ രൂപ പ്രജ്ഞ മേധ ധന ഉത്സാഹ ഹാനിഹേതുത്വാ അധർമ്മ തജ്ജനിത നരകാദി ഹേതുത്വാച്ച പരിണാമേ തദുപഭോഗ വിപരിണാമാന്തേ വിഷമിവ തസുഖം രാജസം സ്മൃതം. സാധാരണ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖത്തെക്കുറിച്ച് പറയുന്നു. സുഖത്തെ അനുഭവിക്കുന്നതിന് എല്ലാവർക്കും അവകാശമുണ്ട്. ആത്മീയത ആരുടെയും സുഖത്തെ നിഷേധിക്കുന്നതല്ല. ആത്മീയത എന്താണ് പറയുന്നത്? സാത്വികമായ സുഖത്തെ ആർജിക്കാനേ പറയുന്നത്. നിലവിലുള്ള സുഖത്തിന്റെ സ്ഥിതി എന്താണെന്നും പറയുന്നു, അവന്റെ അവസ്ഥ എന്താണ്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖം എന്താണ്? വിഷയേന്ദ്രിയ സംയോഗ. വിഷയേന്ദ്രിയ സംയോഗത്തിൽ നിന്നുണ്ടാകുന്ന സുഖമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മീയതയോടുള്ള ആൾക്കാർക്കുള്ള വിദ്വേഷം ഇതാണ്. എന്താണ് ഇപ്പൊ നിലവിലുള്ള സുഖത്തെ നിഷേധിക്കുന്നു, കിട്ടിക്കൊണ്ടിരിക്കുന്ന സുഖത്തെ നിഷേധിക്കുന്നു. കിട്ടിക്കൊണ്ടിരിക്കുന്ന സുഖത്തെ നിഷേധിക്കുന്നത് വാസ്തവത്തിൽ സുഖത്തിന്റെ നിഷേധമല്ല. അവിടെ നിഷേധിക്കുന്ന എന്തിനാണ്? സുഖത്തെ ഒരിടത്തും നിഷേധിക്കുന്നില്ല, സുഖത്തെ ആർജിക്കുന്നതിനുള്ള ഉപായങ്ങളെയാണ് നിഷേധിക്കുന്നത്. അത് നിഷേധിക്കുന്നത് നീ ഇന്ന് സുഖത്തെ ആർജിക്കുന്നതിന് എന്ത് ഉപായങ്ങളെയാണോ അവലംബിക്കുന്നത് അത് ശരിയല്ല എന്നാണ്. സുഖത്തെ ആർക്കും ഒരിടത്തും നിഷേധിക്കാനാവില്ല. എന്തുകൊണ്ട്? അത് പരമാത്മ സ്വരൂപമാണ്. ആനന്ദം ആത്മാ ബ്രഹ്മേതി, ആനന്ദം ആത്മാ ബ്രഹ്മം എന്നെല്ലാം പറയുന്ന ഒന്ന് തന്നെ, അത് തന്നെ സുഖം. അത് ഏത് നിമിത്തത്തെ ആശ്രയിച്ചാലും ശരി, സുഖത്തിന്റെ സ്വരൂപത്തിൽ ഒരിടത്തും വ്യത്യാസമില്ല. പക്ഷെ അതിന് നീ എന്ത് ഉപായത്തെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. വിഷയേന്ദ്രിയ സംയോഗത്തെ ആശ്രയിക്കുന്നു, ആ സുഖത്തെ പ്രാപിക്കുന്നതിന് ആ ഉപായത്തെ തന്നെ ആശ്രയിച്ചാലോ? അങ്ങനെ ഉണ്ടാകുന്ന ജായതി അഗ്രേ പ്രഥമക്ഷണേ അമൃതോപമം. ശരിയാണ്, സുഖം അനുഭവിക്കുമ്പോൾ അത് അമൃത തുല്യം തന്നെ. ഏത് സുഖമായാലും ശരി, സുഖത്തിന്റെ സ്വരൂപത്തിൽ ഒരിക്കലും മാറ്റമില്ല. കാലദേശ അതീതമായി സുഖം ഏത് സമയത്തും അത് അമൃത തുല്യം തന്നെ. സുഖം സുഖത്തിൽ ഒരിക്കലും പരിണാമം സംഭവിക്കുന്നില്ല. പരിണാമേ വിഷമിവ, പക്ഷേ പരിണാമം കൊണ്ട് വിഷം പോലെ അനുഭവപ്പെടുന്നു. പരിണാമം എവിടെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശരീരത്തിന്, മനസ്സിന്, ഇന്ദ്രിയങ്ങൾക്ക്, കാലദേശങ്ങൾക്ക് എല്ലാം പരിണാമം സംഭവിക്കുമ്പോൾ വിഷം പോലെ അതനുഭവപ്പെടുന്നു. അങ്ങനെ സുഖം വിഷമാകുന്നത്, സുഖം ഒരിക്കലും വിഷമാകുന്നില്ല. അതുകൊണ്ടാണ് വിഷം ഇവ എന്ന് പറഞ്ഞു. വിഷം പോലെ സുഖം ഒരിക്കലും ദുഃഖമാകത്തില്ല. സുഖത്തിന് പരിണമിച്ച് മറ്റൊന്നും ആകാൻ പറ്റത്തില്ല. സുഖം സദാ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു, പക്ഷെ വിഷം പോലെ ആയിത്തീരുന്നു. അതെങ്ങനെയാ സുഖം വിഷം പോലെ ആകുന്നത്? സുഖത്തിന് ഒരു പരിണാമം സംഭവിക്കാതെ. അതിനടുത്ത് പറയുന്നു ബലം. ബലത്തെ അത് നശിപ്പിക്കുന്നു. ബലം എന്ന് പറയുന്നത് എന്താണ്? ശരീര ഇന്ദ്രിയ ഈ സംഘാതം, ഇതിന്റെ സാമർത്ഥ്യം. എന്തിനുള്ള സാമർത്ഥ്യം? ആ സുഖത്തെ ആർജിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന ആ സാമർത്ഥ്യം, ആ ബലത്തിന്റെ ഹാനി ഉണ്ടാകുന്നു. അതായത് സുഖത്തെ ആർജിക്കുന്നതിന് വിഷയേന്ദ്രിയ സംയോഗത്തെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാൽ ക്രമേണ ആ സുഖ ആർജനത്തിനുള്ള ബലം അത് ക്ഷയിച്ചു പോകും, അതിന് ഹാനിയുണ്ടാകും. അതിന് ഹാനി സംഭവിച്ചാലോ ആ തരത്തിൽ സുഖത്തെ നേടാൻ കഴിയാതെ വരും. സുഖത്തെ നേടാൻ കഴിയാതെ വന്നാൽ ഇതിന്റെ ഹാനിയുണ്ട്. പിന്നീട് അന്ധകരണത്തിൽ ഉണ്ടാകുന്ന എന്താണ്? ദുഃഖം. അതുപോലെ തന്നെ വീര്യം, വീര്യത്തെ, തേജസ്സിനെ, ഊർജത്തെ അത് നശിപ്പിക്കുന്നു. വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് വീര്യം നഷ്ടപ്പെട്ടു പോകുന്നു. ബ്രഹ്മചര്യം പോലെയുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ട് ശരീരത്തിൽ നിലനിൽക്കേണ്ട തേജസ് അത് നഷ്ടപ്പെട്ടു പോകുന്നു. ആണ് വീര്യനാശം എന്ന് പറയുന്നത്. രൂപം നഷ്ടപ്പെട്ടു പോകുന്നു. ശരീര ഇന്ദ്രിയ മനസ്സുകളുടെ എല്ലാ നന്മകളും നഷ്ടപ്പെടും. അങ്ങനെ രൂപനാശം. പ്രജ്ഞ നശിച്ചു പോകുന്നു. വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം, വിശേഷിച്ചും ആത്മതത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം, ധർമാധർമ്മങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം, അത് നഷ്ടപ്പെട്ടു പോകും. മേധ ധരിച്ചതിനെ വിസ്മരിക്കാൻ പാടില്ല. മേധാനാശം എന്ന് പറയുന്നത് എന്താണ്? അസ്മൃതി നാശമാണ്, ധാരണാശക്തിയുടെ നാശമാണ്. ധരിച്ചിരിക്കേണ്ടത് എന്താണ്? ആത്മതത്വപ്രാപ്തിക്കുള്ള ഉപായങ്ങളെ, സദുപദേശങ്ങളെ, എല്ലാം സദാസമയം മനസ്സിൽ നിലനിർത്തണം. എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റും. ആവശ്യം വേണ്ടിവരുന്ന സമയത്ത് അത് വിസ്മരിച്ചു കഴിഞ്ഞാൽ അത് പ്രയോജനമില്ലാത്തതായിരിക്കും. മേധാനാശം അത് സംഭവിക്കുന്നു. ഇത് ഇത്രയും പറഞ്ഞിരിക്കുന്ന മുഖ്യമായ ആധ്യാത്മിക സാധനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ബലം, വീര്യം, രൂപം, പ്രജ്ഞ, മേധ ഇവയുടെ നാശം സംഭവിക്കും വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട്. അതുകൊണ്ടാണ് വിഷയേന്ദ്രിയ സംയോഗത്തെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. ദോഷകരമായി വരാമെന്നുള്ള വിഷയേന്ദ്രിയ സംയോഗത്തെ ഉപേക്ഷിക്കാൻ പറയുന്നതുകൊണ്ടാണ്. അവശ്യം ഭാവിയായ വിഷയേന്ദ്രിയ സംയോഗം നിലനിൽക്കുമ്പോഴും അതിൽ കരുതലോടെ ഇരിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. യോഗയെ സംബന്ധിച്ച് വിഷയേന്ദ്രിയ സംയോഗത്തെ പാടെ പരിത്യജിക്കാൻ കഴിയത്തില്ല. ഒരളവ് വരെ അതിനെ പരിപാലിക്കേണ്ടി വരും. അവിടെയും വളരെ കരുതൽ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ബലവീര്യ രൂപ പ്രജ്ഞാമേധ ഇതിനെല്ലാം നശിപ്പിക്കും. അപ്പോ വിഷയസുഖങ്ങളിലെല്ലാം മുഴുകുകയും അരമണിക്കൂർ അവധിയെടുത്ത് ഭജന പാടുകയും ചെയ്തു കഴിഞ്ഞാൽ മോശം കിട്ടുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. മോശം കിട്ടുമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ആർക്കും പ്രയാസം തോന്നരുത്. അവിടെ ബലവീര്യ രൂപ പ്രജ്ഞാമേധസ്സുകളെയൊക്കെ സംരക്ഷിക്കണം. സംരക്ഷിച്ചുകൊണ്ട് ഭജിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? സ്വല്പമവി, ഒരുപാട് സമയമൊന്നും ചെയ്തില്ലെങ്കിലും ശരി, അത് പ്രയോജനം ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരുപാട് സമയം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ശരി, ക്ഷണമഭി എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു ഇതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ചെയ്യണം. ബലവീര്യ രൂപ പ്രജ്ഞാമേധ എല്ലാം സംരക്ഷിച്ചുകൊണ്ട്, എന്താ വിഷയേന്ദ്രിയ സംയോഗങ്ങളെ ത്യജിച്ചുകൊണ്ട് ചെയ്യണം. പ്രത്യേകിച്ചും ദോഷകരമായി വരുന്നതിനെല്ലാം ത്യജിക്കണം. അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഹാനി വരും. പക്ഷെ മനുഷ്യനതാണല്ലോ ചെയ്യുന്നത്, നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അവനെന്ത് ചെയ്യുന്നു? അവൻ അതിൽ നിന്ന് രാജസമായ സുഖത്തെ നേടുന്നു. അവന് ആത്മീയ സുഖം കിട്ടത്തില്ല. രാജസമായ സുഖത്തെ നേടാൻ പറ്റും. ഒരുപക്ഷെ ഭൂരിപക്ഷം മനുഷ്യരും ആഗ്രഹിക്കുന്നു അതായിരിക്കും. അവർക്ക് സുഖം മതി. അത് ഏത് വകുപ്പിൽപ്പെട്ടതായാലും താമസമായാലും കൊള്ളാം, രാജസമായാലും കൊള്ളാം, ഏത് വിഭാഗത്തിൽപ്പെട്ടാണെന്നൊന്നും ചിന്തിക്കുന്നില്ല. എങ്ങനെയെങ്കിലും സുഖം കിട്ടണം. പണ്ടാണ് ആൾക്കാർ ചോദിക്കുന്നു, സമയം പല കാര്യങ്ങളും എനിക്ക് ചെയ്യാനുണ്ട്, ഉള്ളൊരു 10 മിനിറ്റ് കൊണ്ട് സുഖം കിട്ടാനുള്ള വല്ല ടെക്നിക്ക് സ്വാമിയുടെ കയ്യിലുണ്ടോ? പറഞ്ഞു തന്നാൽ കൊള്ളാം. നമ്മൾ ഭഗവത്ഗീത നിവൃത്തി വെച്ചിട്ട് വിഷയേന്ദ്രിയ സംയോഗ എന്ന് പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് പോകും. ഈ സ്വാമി വെറും പഴഞ്ചനാണെന്ന് പറയും. മോഡേൺ സ്വാമിമാരെ അവൻ തേടിപ്പോവും. കാരണം ഈ വിഷയേന്ദ്രിയ സംയോഗം എന്ന് പറയുന്ന എല്ലാവനും നിലനിർത്തിയും വേണം, 10 മിനിറ്റ് കൊണ്ട് സമാധിയും കിട്ടണം. അത് രണ്ടും കൂടെ നടക്കില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ആ എന്ത് ചെയ്താലും സുഖം കിട്ടും. വേണ്ടാതീനങ്ങളും ചെയ്താലും കിട്ടും, വേണ്ടത് ചെയ്താലും കിട്ടും. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സുഖവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു തരത്തിൽ സുഖം നേടി മടുക്കുമ്പോൾ വേറെ ഏതെങ്കിലും തരത്തിൽ സുഖം കിട്ടാമോന്ന് അവനൊന്ന് പരീക്ഷിച്ചു നോക്കുന്നു, അത്രയേ ഉള്ളൂ അവിടെ ആധ്യാത്മികതയ്ക്ക് അർത്ഥം. മനസ്സിലായില്ല? അതായത് ലൗകികമായ സുഖങ്ങളെല്ലാം അനുഭവിച്ച് അതിലെല്ലാം വിരസത വരുമ്പോൾ, വിരക്തി വന്നിട്ടില്ല, ജ്ഞാന വൈരാഗ്യങ്ങളും ഉണ്ടല്ല, ഇനി ഇതേ വകുപ്പിൽപ്പെട്ട സുഖം നേടുന്നതിന് വേറെ വല്ല വഴിയുണ്ടോ, അങ്ങനെ എന്തോണം ആത്മീയതയെന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ ആത്മീയതയിലേക്ക് ഇന്ന് വരുന്നത്. എല്ലാ വിഷയേന്ദ്രിയ സുഖങ്ങൾ ദോഷമാണ്, അതുകൊണ്ട് വിഷയേന്ദ്രിയ സംയോഗം കൂടാതെയുള്ള ഒരു സുഖമുണ്ട്, അതിനെ പ്രാപിക്കാമെന്ന് കരുതിയിട്ടുണ്ട്. ഇപ്പൊ ആത്മീയതയെന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വെറൈറ്റിയാണ്, എന്നുവെച്ചാൽ പുതിയ പുതിയ വെറൈറ്റി, പല പല വെറൈറ്റികളും പരീക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന സുഖത്തിൽ അവർക്ക് തൃപ്തി വരുന്നില്ല. ഇപ്പോൾ പുതിയൊരൈറ്റം പരീക്ഷിച്ചു നോക്കാം, മെഡിറ്റേഷൻ, ജപ, യോഗ, ആ വഴിക്ക് പോകുന്നു. അതല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്റെ അടുത്തൊരാൾ വന്നു, ഞാൻ ഒരുപാട് സുഖങ്ങളൊക്കെ അനുഭവിച്ച് എല്ലാം അറിഞ്ഞ ആളാണ്, പരമാർത്ഥ സുഖം എന്തെന്ന് വേണം. ഞാൻ പറഞ്ഞു, അങ്ങേപ്പോലെ ഒരാളിന് ഗുരുവാകണമെങ്കിൽ അതുപോലെ എല്ലാ സുഖവും അനുഭവിച്ച ഒരാളെ കൊണ്ടേ പറ്റൂ, ഞാനതിന് പ്രാപ്തനല്ല. അല്ലല്ല, ഇതിനുള്ള ചില വഴികൾ സ്വാമിമാരുടെ കയ്യിലുണ്ട്. പരമമായ സുഖത്തെ അനുഭവിക്കുന്നതിനുള്ള വഴി. സ്വാമി പറഞ്ഞു, അതെന്താ കേട്ടിരിക്കുന്നത്? അത് വിവേക ചൂടാമണി പറയുന്നുണ്ട് അങ്ങനെ ഒരു സുഖത്തെക്കുറിച്ച്. ആ സുഖമാണ് എനിക്ക് വേണ്ടത്. സ്വാമിക്ക് തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, എന്നെ കൊണ്ടത് സാധ്യമല്ല. നിങ്ങൾക്ക് വിവേക ചൂടാമണി പറയുന്ന സുഖം ഉണ്ടാക്കി തരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല, എന്നെ വിടത്തില്ല, സുഖം കൂടിയേ തീരും. ഞാൻ പറഞ്ഞു, ലോകത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തരുത്, ദൈവം വേറെ ആരെങ്കിലും തൽക്കാലം സമീപിക്കും. ഇത് കഥയല്ല പറയുന്നു, നടന്ന സംഭവം. ശരി, എന്തായാലും അവസാനം എന്നെ പിടിവിട്ടു അയാൾ. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല, പറഞ്ഞു നിങ്ങൾക്ക് ആളിനെ പിടികിട്ടു, അതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് വെറൈറ്റി സുഖമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, പുതിയ സുഖം, അത് ആത്മീയതയിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും. വിഷയേന്ദ്രിയ സംയോഗം കൊണ്ടുണ്ടാകുന്ന സുഖം അത് രാജസമാണ്, അത് സാത്വികമായ സുഖത്തിന് അതിനെ ഒഴിവാക്കണം എന്നവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. അത് പ്രയാസമാണ്. ഇത് മനസ്സിലാക്കിയാണ് ഇന്ന് ആൾക്കാർ പഠിപ്പിക്കുന്നത്. എന്താണ് ആ വിഷയേന്ദ്രിയ സംയോഗ സുഖം? തന്നെയാണ് സാത്വികമായ സുഖം. ആ വിഷയേന്ദ്രിയ സംയോഗം എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാം, അങ്ങനെ എങ്ങനെ കൂടുതൽ സാത്വിക സുഖം നേടാമെന്നുള്ള വഴി ഞാൻ പറഞ്ഞുതരാമെന്നാണ് പലരും പറയുന്നത്. അതെനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമില്ല. ഇവിടെ പറയുന്നതല്ല, ബലവീര്യരൂപ പ്രജ്ഞാമേധ, ഇതിനെല്ലാം സംരക്ഷിക്കുന്ന സുഖം, എന്നുവെച്ചാൽ ഇതിനെ നശിപ്പിക്കുന്ന വിഷയേന്ദ്രിയ സംയോഗത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള സുഖം, അതാണ് സാത്വികമായ സുഖം എന്നാണ് പറയുന്നത്. ഇതിനെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇതിൽ നിന്ന് സാത്വിക സുഖം നേടാൻ പറ്റത്തില്ല, അസാധ്യമല്ല. അവിടെയാണ് ബ്രഹ്മചര്യ സന്യാസം എന്നൊക്കെ പറയുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രസക്തി അവിടെയാണ്. അത് പിന്നെ അതൊന്നും ആവശ്യമില്ലാതെ വരും. വിഷയേന്ദ്രിയ സംയോഗത്തിൽ നിന്നും മെച്ചപ്പെട്ട സുഖം എങ്ങനെ ഉണ്ടാക്കാമെന്ന് സ്വാമി പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ സ്വാമിയായിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതല്ല ഗീതി പറയുന്നതല്ല. വിഷേന്ദ്ര സംയോഗം എന്ത് ചെയ്യുന്നു? ബലവീര്യരൂപ പ്രജ്ഞാമേധയൊക്കെ നശിപ്പിക്കുന്നതാണ്. അപ്പൊ വിഷേന്ദ്ര സംയോഗത്തെ ഒഴിവാക്കിയേ പറ്റും. എന്നിട്ട് സാത്വികമായ ഉപായങ്ങളിലൂടെ സാത്വികമായ സുഖത്തെ നേടണം. അതേ സ്ഥായി ആകത്തുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഒരാൾ ഒരുപാട് സുഖങ്ങളൊക്കെ അനുഭവിച്ച് അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ട് ശരിയായ സുഖം തേടി വരുന്നു എന്ന് പറയുന്ന കേൾക്കുമ്പോൾ വീണു പോകരുത്. അതൊന്നും ശരിയായ ജ്ഞാന വൈരാഗ്യങ്ങളുടെ ലക്ഷണമല്ല. ശരി, അവിടെ നിന്നൊരാള് അങ്ങോട്ട് തിരികുകയാണെങ്കിൽ നല്ലതാണ്. ജ്ഞാന വൈരാഗ്യങ്ങളിലേക്ക് ഒരാൾ യഥാർത്ഥത്തിൽ തിരികുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഇതിന്റെ മറ്റു ദോഷങ്ങൾ എന്താണ്? ധന ഉത്സാഹം എല്ലാം നശിപ്പിക്കുന്നു. സാധാരണ രീതി വിഷയേന്ദ്രിയ സംയോഗങ്ങൾ, വിഷയേന്ദ്രിയങ്ങളിൽ മുഴുകുന്നവന്റെ സമ്പത്ത്. വാസ്തവത്തിൽ ധനം സമ്പത്ത് എന്ന് പറയുന്നത് ബാങ്ക് ബാലൻസ് മാത്രമല്ല, ധർമ്മവും നന്മയും എല്ലാം ഒരുവന്റെ ധനമാണ്. സദ്ഗുണങ്ങളെല്ലാം ധനമാണ്. ഉത്സാഹത്തെ നശിപ്പിക്കുന്നു, കർമ്മശേഷിയെ നശിപ്പിക്കുന്നു. ഇതിന്റെ എല്ലാം മഹാൻഹേതുത്വ അധർമ്മ തജ്ജനിത നരകാധിഹേതുത്വ അധർമ്മത്തെ, അധർമ്മത്തിൽ നിന്നുണ്ടാകുന്ന നരകം ഇതിനെയൊക്കെ ഉണ്ടാക്കുന്നു, നരക ദുഃഖത്തെ ഉണ്ടാക്കുന്നു. നരകം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയുള്ള ദുഃഖമൊന്നും എടുക്കാം, അല്ലെങ്കിൽ മരണശേഷമുള്ള നരകമൊന്നും ഏത് വേണം എടുക്കാം, അവരവരുടെ വിശ്വാസം അനുസരിച്ച്. എന്തായാലും നരകത്തെ ഉണ്ടാക്കുന്നു. നരകം സുഖമുള്ളതല്ല, ദുഃഖമാണെന്ന്. ഇപ്പൊ വിഷയേന്ദ്രിയ സംയോഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ സുഖം ദുഃഖത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നിമിത്തം വിഷയേന്ദ്രിയ സംയോഗങ്ങൾ ചെറിയ ചെറിയ സുഖത്തെ തൽക്കാലം ഉണ്ടാക്കിയാലും ക്രമേണ വിഷയസേവ ആ ജീവനെ നശിപ്പിക്കുന്നു, അവനെ കൂടുതൽ ദുഃഖത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് അതിനെയെല്ലാം വിടുക. വിഷയേന്ദ്രിയ സംയോഗത്തെ കഴിയുന്നതും ഒഴിവാക്കി, ദോഷം ചെയ്യുന്നതിനെങ്കിലും ഒഴിവാക്കി ആത്മീയ മാർഗത്തിൽ പോവുക. അതാണ് ആത്മീയ, ശരിയായ ആത്മീയ മാർഗം എന്ന് പറയുന്നത്. അവിടെ സാത്വികമായ സുഖത്തെ ഒരുവന് കാണാൻ കഴിയും. അതാണ് ശരിക്കുള്ള ബ്രഹ്മചര്യം, സന്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആത്മീയതയുടെ പുതിയ പാഠങ്ങളിൽ വളരെ ശ്രദ്ധിക്കും. എങ്ങനെ വിഷയേന്ദ്രിയ സംയോഗത്തിൽ നിന്നുണ്ടാകുന്ന സുഖം സ്ഥായിയായി നിലനിർത്തുന്നതും, അല്ലെങ്കിൽ വിഷയേന്ദ്രിയ സംയോഗം ക്ഷേമമായി നിർവഹിച്ച് ശരിയായ സുഖത്തെ നേടുന്നതുമാണ് ആത്മീയത എന്നുള്ള പാഠങ്ങൾ. അത് ഗീതയ്ക്കൊന്നും യോജിക്കുന്നതല്ല. അത് നമ്മൾ ശ്രദ്ധിക്കുന്നു. പരിണാമേ തത് ഉപഭോഗ വിപരിണാമാന്തേ പറയുന്നു. ഈ വിഷയാനുഭവങ്ങൾ വിപരിണാമം, വിപരീത പരിണാമങ്ങൾ, അതാണ് വിവരണം. തൽക്കാലം അത് സുഖത്തെ നൽകിയാലും അതിന് വിപരീത പരിണാമങ്ങൾ ഉണ്ടാകുന്നു. വിപരീത പരിണാമം എങ്ങനെ ഉണ്ടാകുന്നു? വിഷയാനുഭവം കൊണ്ട് അന്ധകരണത്തിൽ സുഖത്തിന് വിരുദ്ധമായ സംസ്കാരങ്ങളുണ്ടാകും, ദുർവാസനകളുണ്ടാകും. അതവനെ ആത്മീയ മാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നു. ദുഷ്പ്രവൃത്തികളുണ്ടാകുന്നു, അതിന്റെ ഫലമായി ദുഃഖമുണ്ടാകുന്നു. നരകം എന്ന് പറഞ്ഞ അതാണ്. അതാണ് വിപരീത പരിണാമങ്ങളെ ഉണ്ടാക്കുന്നു. അന്തേ വിഷമിവത്ത സുഖം, ആദിയിൽ അത് സുഖത്തെ നൽകിയെങ്കിലും ഒടുവിൽ എന്ത് ചെയ്യുന്നു? അത് വിഷത്തെപ്പോലെ മാറുന്നു. വിഷയേന്ദ്രിയ സംയോഗത്തിൽ നിന്നുണ്ടാകുന്ന ആ സുഖം വീണ്ടും സുഖത്തിന് ഉള്ള പ്രേരണയുണ്ടാക്കുന്നു. ജീവന് വീണ്ടും അവൻ സുഖത്തിനു വേണ്ടി അതേ ഉപായങ്ങളെ സ്വീകരിക്കുന്നു. കൂടുതൽ കൂടുതൽ ക്ലിഷ്ടങ്ങളായ ഉപായങ്ങളെ കൂടുതൽ സുഖം നേടാമെന്നുള്ള വ്യാമോഹത്തിൽ അവൻ അവലംബിക്കുന്നു. നിഷിദ്ധങ്ങളായ വിരുദ്ധങ്ങളായ ഉപായങ്ങളെ സ്വീകരിക്കുന്നു, കാമ്യങ്ങളായ മാർഗങ്ങളെ സ്വീകരിക്കുന്നു. അതെല്ലാം കൂടുതൽ കൂടുതൽ ദുഃഖത്തിന് കാരണമായി തീരുന്നു. പരിണാമത്തിൽ എന്ത് വരുന്നു? അവസാനം ദുഃഖം മാത്രം ബാക്കിയാവുന്നു. ആദ്യകാലത്ത് ലഭിച്ചിരുന്ന അസുഖം നഷ്ടപ്പെടുന്നു. ഇന്ദ്രിയങ്ങളെല്ലാം ക്ഷയിക്കുമ്പോൾ സുഖ അനുഭവ തൃഷ്ണ സംസ്കാരം കൊണ്ട് വർദ്ധിച്ചു വരും. സുഖാനുഭവം അസാധ്യമായി തീരും. കൂടുതൽ ദുഃഖത്തിന് കാരണമായി തീരും. കൂടുതൽ നിരാശയ്ക്ക് കാരണമായി തീരും. ശാരീരികമായും മാനസികവുമായുമുള്ള ക്ലേശങ്ങൾ വർദ്ധിച്ചു വരും. അതുകൊണ്ട് വിഷയ ഉപഭോഗത്തെ വിട്ടിട്ട് സുഖത്തിന് വേണ്ടി പരിശ്രമിക്കുക, അതാണ് ആത്മീയത എന്ന് പറയുന്നത്. ശരിയായ ആത്മീയത അതാണ്. എല്ലാ വിഷയാനുഭവങ്ങളെ നിലനിർത്തിക്കൊണ്ടുള്ള ആത്മീയത അല്ല. അതൊരു ജീവനെ സംബന്ധിച്ച് അതിന്റെ ജന്മത്തിൽ തുടങ്ങി മരണം വരെ അനുഭവിക്കുന്ന ആ കാലയളവിൽ അയാൾക്ക് ഇതെല്ലാം പ്രാപ്തമാകുന്നു. എങ്ങനെ? വിഷയാനുഭവം, വിഷയാനുഭവത്തിന്റെ വഴികൾ, വിഷയത്യാഗത്തിന്റെ ഉപായങ്ങൾ, ഇതെല്ലാം പ്രാപ്തമാകും. അറിഞ്ഞോ അറിയാതെയോ പ്രാപ്തമാകും. ചിലരെന്ത് ചെയ്യുന്നു? ആ വിഷയാനുഭവത്തിന്റെ മാർഗത്തിൽ തന്നെ സുഖപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകും. അവരെ സംബന്ധിച്ചിടത്തോളം ദുഃഖാന്തം, അവസാനം ദുഃഖമായിരിക്കും. ദുഃഖത്തിന്റെ അന്തമല്ല, ദുഃഖത്തിൽ ആയിരിക്കും അവരുടെ അന്തം. മറിച്ചുകൂടെ പറയുന്ന രീതിയിൽ വിവേക വൈരാഗ്യ ധ്യാന സമാധി എന്നെല്ലാം പറഞ്ഞല്ലോ. ഇതിനെല്ലാം വേണ്ട സമയത്ത് സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലോ അവർക്ക് സാത്വികമായ സുഖത്തെ പ്രാപിക്കാൻ കഴിയും. മറിച്ചാണെങ്കിൽ രാജസുഖമായിരിക്കും, അത് വിഷം പോലെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. വിഷയേന്ദ്രിയ സംയോഗാത് ഇത്തദഗ്രേ മൃതോപമം പരിണാമേ വിഷം ഇവ സുഖം രാജസംസ്മൃതം യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മന നിദ്രാലസ്യ പ്രമാദോത്ഥം തത്താമസമുദാഹൃതം യദഗ്രേ ചാനുബന്ധേ ച അവസാന ഉത്തരകാലേ സുഖം മോഹനം മോഹകരം ആത്മനഹ നിദ്ര ആലസ്യ പ്രമാദോത്ഥം നിദ്രാച ആലസ്യഞ്ച പ്രമാദശ്ച തേഭ്യ സമുത്തിഷ്ഠതീതി നിദ്രാലസ്യ പ്രമാദോത്ഥം തത്താമസം ഉദാഹൃതം. രാജസ്വമായ അസുഖത്തിന്റെ പ്രത്യേകത എന്താണോ അവനെ സംബന്ധിച്ചിടത്തോളം സുഖ അനുഭവമുണ്ട്. സുഖത്തെ അവൻ സുഖമായി തന്നെ അറിയും. താമസ സുഖാനുഭവം എന്ന് പറയുന്നതോ അവനെ സുഖത്തെ സുഖമായിട്ട് അറിയാൻ കഴിയുന്നു. അതാണ് ഇവിടെ പറയുന്നത് അഗ്രേച അനുബന്ധേച. താമസ സുഖം ഉപേക്ഷിക്കേണ്ടതാണ്. തുടക്കത്തിലും പിന്നീട് അവസാന ഉത്തരകാലേ സുഖം മോഹനം മോഹകരമാത്മനഹ. സുഖം എന്ന് പറയുന്നത് സുഖത്തെ അവന് സുഖമായി അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. സുഖം എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം മൂഢതയാണ്. രാജസമായ സുഖം അവൻ അനുഭവിക്കാൻ പറ്റത്തില്ല, വെറും മൂഢത മാത്രം. മോഹഹേതുർഭവതി, വെറും മോഹം മാത്രം. സുഖത്തിനുള്ള നിമിത്തങ്ങൾ ഒരുപോലെ ഇരുന്നാലും അനുഭവിക്കുന്ന വ്യക്തികൾക്കനുസരിച്ച് അവർക്ക് അനുഭവപ്പെടുന്ന സുഖം വെവ്വേറെ ആയിരിക്കും. പൽപ്പായസം പൽ രാജസ പ്രകൃതിയുള്ള ഒരു മനുഷ്യന്റെ മുമ്പിൽ വെച്ച്, ഒരു ജീവന്റെ മുമ്പിൽ വെച്ച് അവൻ പാൽപായസം ആസ്വദിച്ച് കുടിക്കുന്നു. അവനതിൽ നിന്ന് അവന്റെ സംസ്കാരം കൊണ്ടവൻ കൂടുതൽ സുഖത്തെ അവൻ അനുഭവിക്കും. അത്തരം സംസ്കാരമില്ലാത്തവരുടെ മുമ്പിലാണ് അല്ലെങ്കിൽ അതിനെ അല്ല ഒരുവൻ സുഖമായി കാണുന്നത്, അങ്ങനെ ഒരുവന്റെ മുമ്പിലാണ് വെച്ചത്. ഉദാഹരണം പറഞ്ഞാൽ അമേധ്യം ഭക്ഷിക്കുന്ന ഒരു നായയുടെ മുമ്പിൽ വെച്ചാൽ അതിന് ആ പൽപ്പായസത്തിൽ നിന്ന് അതിന് ഒരു രാജസ സുഖം അനുഭവിക്കുന്നവനുള്ളത് പോലുള്ള സുഖം കിട്ടുന്നില്ല. മറ്റേ വസ്തുവിൽ നിന്ന് കിട്ടുന്ന സുഖം അതിന് കിട്ടത്തില്ല. ആ വ്യത്യാസത്തിന് ഇവിടെ പറയുന്നത് രാജസവും താമസവും തമ്മിലുള്ള വ്യത്യാസവും ഒരേ വസ്തു തന്നെ. ഇതെന്താണ് മോഹനം? മോഹം മാത്രമേ കാണൂ. മോഹം വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ? സുഖാനുഭവവും ദുഃഖാനുഭവവും അവ്യക്തമായിരിക്കും. അനുഭവം ഉണ്ടായിരിക്കും, പക്ഷെ അവ്യക്തമായിരിക്കും. ലഹരി പോലെയുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് മനസ്സിൽ മോഹം ബാധിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് സുഖവും ദുഃഖവും ഒരുപോലെ അനുഭവപ്പെടുത്തുള്ളൂ. സുഖവും ദുഃഖവും അതിന്റെ തീവ്രതയിൽ അനുഭവപ്പെടുത്തില്ല. അതന്നെ വേദനിപ്പിക്കാൻ മുമ്പ് ബോധം കെടുത്തുന്നു. അവിടെ എന്താണ് ബോധം കെട്ടവനെ സംബന്ധിച്ച്? സുഖവും ദുഃഖവും രണ്ടും ഒരുപോലെ. വേദന അറിയുന്നില്ല, അവനപ്പോ സുഖം അറിയാൻ പറ്റുന്നു. ഇതാണ് താമസ പ്രകൃതിയുടെ വിശേഷം. മോഹകരം അസുഖമായാലും ദുഃഖമായാലും താമസ പ്രകൃതി അതിനെ ഇഷ്ടപ്പെടുന്നു. അതാണ് സുഖത്തിന്റെ തീവ്രതയൊന്നും അനുഭവപ്പെട്ടില്ലെങ്കിലും താമസ പ്രകൃതിക്ക് അത് മതി. നിദ്ര ആലസ്യ പ്രമാദോത്ഥം. അവന് സുഖം കിട്ടുന്ന ഇവിടെ നിദ്രയിൽ നിന്ന്. നിദ്രയാണ് അവന് സുഖത്തെ കൊടുക്കുന്നത്. സത്സംഗം എന്ന് പറയുന്നത് സാത്വിക പ്രകൃതിയുള്ളവനെ സുഖത്തെ കൊടുക്കത്തുള്ളൂ. സാത്വികമായ പ്രകൃതിയുണ്ടെങ്കിൽ അത് കേൾക്കുന്നത് സുഖമായിരിക്കും. ആധ്യാത്മികമായ വിഷയങ്ങളെക്കുറിച്ച് കേൾക്കുന്നവന് സുഖമായിരിക്കും. അയാൾ സത്സംഗത്തിൽ അയാളുടെ മനസ്സ് ഏകാഗ്രപ്പെടും. രാജസമായ പ്രകൃതിയാണെങ്കിൽ അയാൾ വിചാരിക്കും ഈ സമയം മുറ്റമടിക്കുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിക്കും. കാരണം അയാൾക്ക് സുഖം കിട്ടുന്ന ആ സമയമാണ്. താമസ പ്രകൃതിയാണെങ്കിലോ ഈ സമയത്ത് സുഖമായിട്ട് പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങും, അയാൾക്ക് അതായിരിക്കും സുഖം തരുന്നത്. നിദ്ര ആ സുഖം എന്ന് പറയുന്നത് എന്താണ്? മോഹനമാണ്. ശരിക്കുള്ള സുഖമല്ലാതെ താമസ പ്രകൃതിക്കാരന് ഒരിക്കലും ശരിക്കുള്ള സുഖം അനുഭവിക്കാൻ കഴിയത്തില്ല. ആണ് നിദ്ര നൽകുന്ന സുഖം അതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സുഖമാണ്. എന്തുകൊണ്ട്? അവന് രാജസ സാത്വിക സുഖങ്ങളെ കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ്. മുറ്റമടിക്കുന്നവനെ സംബന്ധിച്ച് സത്സംഗത്തിന്റെ സുഖം അവന് പിടികിട്ടത്തില്ല. അവനെ സംബന്ധിച്ച് ഏറ്റവും വലുത് എന്താണ്? അതിന്റെ സുഖമാണ്, അതിൽ നിന്ന് കിട്ടുന്ന സുഖമാണ്. താമസ പ്രകൃതിയെ സംബന്ധിച്ച് അവന് ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് എന്താണ്? ആ ഉറക്കത്തിൽ കിട്ടുന്ന സുഖമാണ് ഏറ്റവും വലുതെന്ന് അവൻ കരുതുന്നു. അല്ലെങ്കിൽ ആലസ്യത്തിൽ നിന്ന് കിട്ടുന്ന സുഖം, ഒന്നിനും പ്രവർത്തിക്കാതിരിക്കുന്നതിൽ നിന്ന് കിട്ടും. അവന് രാജസ സുഖം അവന് കിട്ടത്തില്ല. പ്രമാദത്തിൽ നിന്നുണ്ടാകുന്ന വിവരക്കേടിൽ നിന്നുണ്ടാകുന്ന സുഖം അതാണ്. വിവരക്കേട് ചിലർക്ക് സുഖത്തെ കൊടുക്കും, താമസ പ്രകൃതിക്കാരനാണ്, അതവർക്ക് സുഖം കൊടുക്കും. 8 മണി വരെ ഉറങ്ങും. അപ്പൊ അത് ആ സമയത്ത് അവനെന്ത് ചെയ്യുന്നു? നിദ്ര അവന് സുഖം കൊടുക്കുന്നു. ഉറപ്പ് എണീറ്റ് കഴിഞ്ഞാലോ അവൻ ചോദ്യം തയ്യാറാക്കും. അപ്പൊ വിവരക്കേട് അവന് സുഖം കൊടുക്കും, പ്രമാദം സുഖം കൊടുക്കും. എങ്ങനെയാലും അവൻ സുഖം കണ്ടെത്തുന്ന ഒന്നിൽ നിദ്രയിൽ നിന്നല്ലെങ്കിൽ പ്രമാദത്തിൽ നിന്നായിരിക്കും. കുറ്റം പറയാൻ പറ്റത്തില്ല, ഞാൻ കുറ്റം പറയില്ലായിരുന്നു. പ്രമാദത്തിൽ നിന്ന് പ്രമാദം സുഖം കൊടുക്കുന്നു. അതുകൊണ്ടാ ചെയ്യുന്നു. ആരും മറ്റൊരാളെ ഉപദ്രവിക്കണമെന്നോ ദോഷം പറഞ്ഞോന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, അതവന് സുഖം കൊടുക്കുന്നു. വിവരക്കേട് പ്രദർശിപ്പിക്കുന്നതിന്റെ ഒരു സുഖം. അതാണ് പ്രമാദം എന്ന് പറയുന്നത്. അതാണ് വിവരക്കേടുന്ന മലയാളത്തിൽ. അതവന് അതിൽ നിന്ന് ഉത്തമം ഉണ്ടായ സുഖം, അപ്പൊ അസുഖത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് താമസ സുഖം എന്ന് പറയുന്നത്. അതാണ് നിദ്രാച ആലസ്യം ച പ്രമാദ ലഭ്യ സമുത്തിഷ്ഠതീരി. ഇതിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന നിദ്രാലസ്യ പ്രമാദോത്ഥം സുഖം തത്താമസം ഉദാഹരണം. അതാണ് താമസമായ സുഖം. അതുകൊണ്ടുകൂടെ രാമാനുജാചാര്യർ പറയും, മുമുക്ഷു രജസ്തമസി അഭിഭൂയ സത്വമേവ ഉപാധേയം. മുമുക്ഷു എന്ത് ചെയ്യണം? ഈ രജസ്സിനെയും തമസിനെയും ഒക്കെ കീഴ്പ്പെടുത്തിയിട്ട് സത്വത്തെ ആശ്രയിച്ച് സാത്വികമായ സുഖത്തിന് വേണ്ടി പരിശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ വേണ്ടാധീനങ്ങളെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞത്. ഭൂരിപക്ഷവും ആ കൂട്ടത്തിലാണ്. അതുകൊണ്ട് സുഖം മോഹനമാത്മന നിദ്രാലസ്യ പ്രമാദോത്ഥം താമസമുദാഹൃതം ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാപുന സത്വം പ്രകൃതിജൈർമുക്തം ൃഭർഗുണൈ ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവേർഗുണൈ സമോദ്ധമസ്തപ ശൗചം ശാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം സൗര്യം തേജോ ധൃതൃദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷത്രകർമ്മസ്വഭാവജം കൃഷിഗൗരക്ഷ്യവാണിജ്യം വൈശ്യകർമ്മസ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാഭിസ്വഭാവജം ശ്രീ ശ്രീ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര സ്വകർമ്മ നിരത സിദ്ധിം യഥാവിന്ദതി തശ്രുണു.